ധ്യാനയോഗം ആ ധ്യാനയോഗത്തിൻ്റെ ആമുഖമായിട്ട് അഞ്ചാം അധ്യായത്തിൽ ചില ശ്ലോകങ്ങളെ ഭഗവാൻ പറഞ്ഞു. തുടർന്ന് ആറാം അധ്യായം അതിൻ്റെ വിശദീകരണമാണ്. തത്ര ധ്യാനയോഗസ്യ ബഹിരംഗം കർമ്മേതി യാവത് ധ്യാനയോഗ ആരോഹണ അസമർത്ഥ തവത് ഗൃഹസ്ഥേന അധികൃതേന കർത്തവ്യം കർമ്മ ഇത്യതഃ തദ്സ്തവതി അനാശ്രിത. തത്ര ധ്യാനയോഗസ്യ ബഹിരംഗം കർമ്മ. കർമ്മം എന്ന് പറയുന്നത് ധ്യാനയോഗത്തിന് ബഹിരംഗമാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ധ്യാനയോഗത്തിന് ബഹിരംഗമാണ് കർമ്മം എന്നുകൊണ്ട് പറയുന്നു. യാവത് ധ്യാനയോഗ ആരോഹണ അസമർത്ഥ. ധ്യാനയോഗ ആരോഹണത്തിന് അസമർത്ഥനായിരിക്കുന്ന താവത് ഗൃഹസ്ഥേന, ആരാണത് ഗൃഹസ്ഥൻ? അധികൃതേന, കർമ്മത്തിന് അധികാരിയായിരിക്കുന്നവൻ. കർത്തവ്യം കർമ്മം ചെയ്യേണ്ടതാണ്. ഇത്യതഃ തദ്സ്തുതി അനാശ്രിത. ഇവിടെ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യമാണ് കർമ്മയോഗം ഗൃഹസ്ഥൻ. സന്യാസിക്ക് കർമ്മയോഗമില്ല. സന്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ത്യാഗമാണ്, കർമ്മത്യാഗമാണ്. കർമ്മയോഗം ഗൃഹസ്ഥന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഗൃഹസ്ഥന് കർമ്മയോഗം മാത്രമേ പാടുള്ളൂ. ഇക്കാര്യത്തിൽ ആചാര്യസ്വാമികൾക്ക് വലിയ നിർബന്ധമാണ്. അത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യും. ഇതിന് നിങ്ങൾ രണ്ട് തട്ടായി നടത്തുന്നത്, ഗൃഹസ്ഥന് കർമ്മയോഗം, സന്യാസിക്ക് കർമ്മമോ കർമ്മയോഗമോ ഇല്ല, ത്യാഗം മാത്രം. രണ്ടും ഇങ്ങനെ വേർതിരിച്ച് നടക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നത്. അപ്പോ ആചാര്യസ്വാമികൾക്ക് മുമ്പ് വ്യാഖ്യാനിച്ചിരുന്ന പലരും അങ്ങനെ ഒരാശയം കീരി കണ്ടെത്തിയിരുന്നു, ജ്ഞാനകർമ്മ സമുച്ചയമാകാമെന്ന്. അതായത് കർമ്മയോഗവും ധ്യാനവും സമുച്ചയിക്കാം. പക്ഷെ അതിനെ ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നില്ല. അവിടെ വളരെ ശക്തമായിട്ട് തന്നെ നിഷേധിക്കുകയാണ്. കർമ്മയോഗി എന്ന് വെച്ചാൽ അയാൾ ഒരിക്കലും സന്യാസിയല്ല, ഗൃഹസ്ഥൻ തന്നെയാണ്. അതെല്ലായിടത്തും പറയും. എവിടെയെങ്കിലും അങ്ങനെ ഒരു ലാഞ്ചന കാണുകയാണെങ്കിൽ ഉടനെ അതിനെ ഏതെങ്കിലും തരത്തിൽ ഭാഷകാരൻ നിഷേധിക്കുകയും ചെയ്യും. ഈ ശ്ലോകത്തിൽ എന്താണ്? അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി. കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർത്തവ്യമായ കർമ്മങ്ങൾ ആരാണോ ചെയ്യുന്നത്, സന്യാസി ച യോഗി ച എന്ന് പറഞ്ഞു. കർത്തവ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. കാര്യം കർമ്മ കരോതി. കാര്യം എന്ന് വെച്ചാൽ കർത്തവ്യം, സ്വധർമ്മം. സ്വധർമ്മമായ കർമ്മങ്ങൾ അനാശ്രിത കർമ്മഫലം. കർമ്മഫലത്തെ ആശ്രയിക്കാതെ ആരാണോ ചെയ്യുന്നവൻ സന്യാസി, അവൻ സന്യാസിയാണ്. സയോഗീച്ച, അവൻ യോഗിയുമാണ്. മറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ അക്രിയനും നിരഗ്നിയുമായിരിക്കുന്നവനെ അഗ്നിസാധ്യമായ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് യജ്ഞദാന തപസ്സുകളും ഉപേക്ഷിച്ചിരിക്കുന്നു, അങ്ങനെയുള്ളവനല്ല സന്യാസി, അവൻ യോഗിയുമല്ല എന്നാണ്. അപ്പൊ സാധാരണ സന്യാസി യോഗി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്, നിരഗ്നിയാണ് യോഗി അല്ലെങ്കിൽ സന്യാസി എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു അങ്ങനെയല്ല, അഗ്നി ആഘാനം ചെയ്യുന്നവൻ കർമ്മി. കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നിയമങ്ങളനുസരിച്ച് അഗ്നി ആഘാനം ചെയ്യുന്നു. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പരിമാണം അനുസരിച്ച് വേദി തയ്യാറാക്കി അവിടെ അഗ്നി ആഘാനം ചെയ്ത് നിത്യ അഗ്നിഹോത്രം പോലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സാഗ്നി എന്ന് പറയുന്നു. ഇതെല്ലാം പണ്ടത്തെ കർമ്മരംഗങ്ങളാണ്, ഇന്നത്തെ കർമ്മമല്ല. പഴയ കാലത്ത് വൈദിക കാലത്ത് അങ്ങനെയുള്ളവരാണ് സാഗ്നി കർമ്മി എന്നെല്ലാം പറയുന്നത്. സന്യാസത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അഗ്നി ഉപേക്ഷിക്കുന്നു, കർമ്മങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു. അങ്ങനെ കർമ്മങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവൻ ചതുർത്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അവന് ചതുർത്ഥാശ്രമവും സന്യാസം. അങ്ങനെയുള്ള ചതുർത്ഥാശ്രമിയാണ് നിരഗ്നർ എന്ന് പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നത് അങ്ങനെയുള്ള ചതുർത്ഥാശ്രമിയല്ല സന്യാസി അല്ലെങ്കിൽ യോഗി. പിന്നെ ആരാണോ, ആരാണോ കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർത്തവ്യമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, കരോതി എന്നാണ്, ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അവനാണ് സന്യാസി അല്ലെങ്കിൽ യോഗി എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആചാര്യസ്വാമിയുടെ പക്ഷം ഈ പറഞ്ഞിരിക്കുന്ന വാക്യത്തിനെ അതിന്റെ മുഖ്യ അർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന്. മുഖ്യാർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനും ന്യായമുണ്ട്, വൈദികമായ ന്യായം. വേദത്തിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്, അഗ്നിഹോത്രം ജുഹൂയ, അഗ്നിഹോത്രം അനുഷ്ഠിക്കണം, സ്വർഗകാമോ യജയിത, സ്വർഗകാമോ യാഗം ചെയ്യണം, ഇങ്ങനെ ഒരുപാട് വാക്യങ്ങളുണ്ട്. അവിടെ എല്ലാം എന്ത് ചെയ്യും? അതിന്റെ മുഖ്യാർത്ഥത്തെ തന്നെ എടുക്കും. പക്ഷേ മുഖ്യാർത്ഥത്തെ എടുക്കാൻ കഴിയാത്ത ചില ഭാഗങ്ങൾ വരും. അതിന്റെ മുഖ്യമായ അർത്ഥം ചിന്തിക്കുമ്പോൾ ഒരു പൊരുത്തക്കേട്, ആ അർത്ഥത്തെ അതേപടി സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് വാക്യങ്ങളുണ്ട്, വായു വൈക്ഷേപിഷ്ഠ ദേവത, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയും പൂർവമീമാംസ. അപ്പൊ ഇത്തരം വാക്യങ്ങളിൽ നിന്നും മുഖ്യമായ അർത്ഥത്തെ എടുക്കാൻ പറ്റുന്നില്ല. അവർ പറയും അതെല്ലാം അർത്ഥവാദം, ഒന്നുകിൽ സ്തുതിപരം അല്ലെങ്കിൽ നിന്ദാപരം. നമ്മളത് ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ് ചർച്ച ചെയ്തതാണ്. സ്തുതിപരമായിട്ട് അല്ലെങ്കിൽ നിന്ദാപരമായിട്ട് എടുക്കും. അപ്പോ ഒരു വാക്യത്തെ സ്തുതിപരമായി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, ആ വാക്യത്തിൽ നിന്ന് എന്തർത്ഥമാണോ നമുക്ക് പ്രതീതമാകുന്നത് ആ അർത്ഥത്തെ തള്ളിക്കളയുക, അതാണ് സ്തുതിപരം എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം. അർത്ഥത്തെ സ്വീകരിക്കുന്നേയില്ല. വാസ്തവത്തിൽ അവിടെ ബോധ്യമാകേണ്ടുന്ന അർത്ഥത്തെ നിഷേധിക്കുന്നു, അതല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു താല്പര്യം ആ വാക്യത്തിനില്ല എന്ന് പറയുന്നു ഭാഷകാരൻ. ഈ വാക്യത്തെയും ആ രീതിയിലാണ് കാണുന്നത്, ഇത് സ്തുതിപരമാണ്, അർത്ഥവാദമാണ്. ഇതിനെന്താണോ പറഞ്ഞിരിക്കുന്നതിനെ അപ്പടി സ്വീകരിക്കാൻ പാടില്ല. കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്നവൻ അവനാണ് സന്യാസി, അവനാണ് യോഗി എന്നുള്ളത് ഭഗവാന്റെ വിവക്ഷിതമായൊരർത്ഥമല്ല, അതല്ല പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ആചാര്യസ്വാമികൾ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു? കാരണം ആചാര്യസ്വാമികളെ സംബന്ധിച്ച് തന്റെ സിദ്ധാന്തം എന്തോ അത് ഗീതയിൽ വെളിപ്പെടുത്തണം, തന്റെ അദ്വൈത സിദ്ധാന്തം അതിനെ ഗീതയിൽ സമർത്ഥിക്കുന്നു. അതിനനുസരിച്ച് തന്റെ സിദ്ധാന്തത്തെ വെളിപ്പെടുത്തത്തക്ക രീതിയിൽ ഗീതയുടെ ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കണം. അതുകൊണ്ട് പറയുന്നു എന്താണ് ഇത്? സ്തൗതി, തസ്തൗതി, ഇത് സ്തുതിപരമായിട്ട് പറയുകയാണ്. ഇവിടെ പറയുന്ന അർത്ഥത്തെ അതേപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോ ഈ ഇതിനെ സംബന്ധിച്ച് അദ്വൈതികളുടെ നിലപാടതാണ്. അതുകൊണ്ട് ആധുനികമായി ആചാര്യസ്വാമികൾക്ക് ശേഷം വന്നിട്ടുള്ള പല വ്യാഖ്യാതാക്കളും ഈ ഒരു നിലപാടിനെ നിഷേധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനം അജിർസ്വാമികൾ എന്തിനു ചെയ്യുന്നു? അവർ പറയുന്നത് അജിർസ്വാമികൾ ശ്ലോകത്തിന്റെ താല്പര്യത്തെ വെളിപ്പെടുത്താനല്ല ശ്രമിക്കുന്നത്, തന്റെ സിദ്ധാന്തത്തെ ഗീതയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് ആധുനിക വ്യാഖ്യാതാക്കൾ ഇതിന് സമാനം പറയുന്നു. അന്തോ ആയിക്കൊള്ളട്ടെ, ഇവിടെ നമ്മളിപ്പോ ഭാഷ്യമാണ് മനസ്സിലാക്കുന്നത്. ഭാഷ്യകാരന്റെ താല്പര്യം ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഇതിനെ സ്തുതിക്കുന്നു എന്ന് പറയുന്നു. അതിന് പറയാൻ കാരണം അയ്യരസ്വാമികൾ പറയുന്നു, കർമ്മയോഗം ഗൃഹസ്ഥന് പാടുള്ളൂ, സന്യാസിക്ക് കർമ്മയോഗമില്ല. സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മ അനുഷ്ഠാനമല്ല, മറിച്ച് കർമ്മത്യാഗമാണ്. ഇങ്ങനെയൊരു കർശനമായ നിലപാടെടുക്കുന്നതിന് എന്താണ് കാരണം? ശങ്കരാചാര്യൻ എന്തുകൊണ്ടെങ്കിലും നിലപാടെടുക്കുക, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് കാരണം ശങ്കരാചാര്യരെ സംബന്ധിച്ച് കർമ്മമെന്ന് പറഞ്ഞാൽ ഈ വൈദികമായ കർമ്മങ്ങൾ അല്ലെങ്കിൽ സ്മാർത്ഥ കർമ്മങ്ങൾ ഇതേ ഉള്ളൂ, മറ്റു കർമ്മങ്ങളൊന്നും ശങ്കരാചാര്യരെ സംബന്ധിച്ച് കർമ്മമേ അല്ല, മുഖ്യമായ കർമ്മമല്ല. ചില ഭാഗങ്ങൾ പറയും ലൗകികമായ കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ കൂടിയും എപ്പോഴും കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഈ വൈദിക കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ച് അതിനാണ് ഈ അഗ്നി ആധാനം പോലെയുള്ള ചടങ്ങുകൾ വരുന്നത്. ഇവിടെ ഭഗവാനെ സൂചിപ്പിക്കുന്നുള്ള നിരഗ്നി സന്യാസം എന്ന് പറയുന്നത് ഈ അഗ്നിത്യാഗമാണ് സന്യാസം പഴയ കാലഘട്ടത്തിൽ. ഇന്നത്തെ സന്യാസമല്ല അന്നത്തെ സന്യാസം എന്ന് പറയുന്നു. അഗ്നിയോട് കൂടിയിരുന്ന് കർമ്മം ചെയ്യുന്നു, അഗ്നിയെ ത്യജിക്കുമ്പോഴാണ് സന്യാസി. ഇതാണ് പഴയ സന്യാസം. ഈ കർമ്മയോഗ ഗൃഹസ്ഥനെ സാധ്യമാകുന്നു എന്തുകൊണ്ട് പറയുന്നു? കാരണം ഈ വൈദിക കർമ്മങ്ങൾ അതും ആ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത് പുരുഷനാണ്, സ്ത്രീക്കല്ല. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കർമ്മങ്ങളെല്ലാം വിധിച്ചിരിക്കുന്നത് പുരുഷൻ. പുരുഷനാണ് കർമ്മം അനുഷ്ഠിക്കേണ്ടത്. പക്ഷേ അങ്ങനെ കർമ്മം അനുഷ്ഠിക്കേണ്ടവൻ ഭാര്യാസമേതനായിരുന്നു അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഭാര്യാസമേതനായി പുരുഷൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചാണ് ഈ വേദങ്ങളിലെല്ലാം പറയുന്നത്. സ്ത്രീ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചല്ല. അപ്പൊ അവിടെ സ്ത്രീ എന്ന് പറയുന്നത് കർമാനുഷ്ഠാനത്തിന് പുരുഷൻ സഹകാരിയാണ്. അപ്പോ അഗ്നിയാവേഷണം ഇങ്ങനെയുള്ള ചില ചടങ്ങുകൾ പറയുന്നുണ്ട്, അത് പുരുഷനോടൊപ്പം സ്ത്രീക്ക് ചെയ്യേണ്ടതാണ് കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ. അതുകൊണ്ട് ഈ കർമ്മങ്ങൾക്ക് ഭാര്യയ്ക്ക് ഒഴിച്ചുകൂടാത്ത ഒരു സ്ഥാനമുണ്ട്. ഭർത്താവ് കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഭാര്യയുടെ അവിടെ പല കാര്യങ്ങളിലും ഭാര്യയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പറയുന്നു കർമ്മം സ്ത്രീ സമേതനായി ഒരാൾക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഗൃഹസ്ഥന് മാത്രമേ അത് സാധ്യമാകൂ. ആ കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കാനാണ് പറയുന്നത്, കാമനകളെല്ലാം ഒഴിച്ച്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കർമ്മങ്ങൾ ഗൃഹസ്ഥന്റെ സംഭവിക്കും. അപ്പൊ ഈ കർമ്മം എന്ന് പറയുമ്പോൾ വൈദികമായ കർമ്മങ്ങൾ എന്നുള്ള ഒരു സങ്കല്പം അതിൽ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോ ചോദിക്കും യുദ്ധം എന്ന് ചോദിക്കും. യുദ്ധവും ആ നിയമമനുസരിച്ച്, വൈദികമായ നിയമമനുസരിച്ച് യുദ്ധത്തെ കുറിച്ചും പറയുന്നത് എന്താണ്? അത് ക്ഷത്രിയന്റെ നിത്യകർമ്മമാണ്. എന്നാലിപ്പോ അതിനെ ആ കർമ്മത്തിന്റെ പട്ടികപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ പൂർണ്ണമായും വൈദികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഗീതയെ മനസ്സിലാക്കി വ്യാഖ്യാനിക്കുകയാണ് അജരസ്വാമികൾ ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്നു അങ്ങനെയുള്ള കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിന് ഗൃഹസ്ഥനെ അധികാരിയുള്ളൂ. കാരണം കർമ്മത്തിന് അധികാരിയാരോ അവനാണ് കർമ്മയോഗത്തിനും അധികാരി. അപ്പോൾ ആ കർമ്മ വൈദിക കാലഘട്ടത്തിൽ ഉള്ള കർമ്മത്തെ കണ്ടുകൊണ്ട് വ്യാഖ്യാനിച്ചതുകൊണ്ടാണ് മഞ്ജരി സ്വാമികൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ഈ കർമ്മ മനുഷ്യന്റെ കർമ്മരംഗങ്ങൾ മാറുമെന്നോ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിത രീതികൾ മാറുമെന്നോ മനുഷ്യന്റെ ആ വൈദിക ധർമ്മത്തിന്റെ പശ്ചാത്തലമെന്നും മനുഷ്യന് കാണത്തില്ലെന്നോ എന്നൊന്നും ആചാര്യ സ്വാമികൾ ചിന്തിച്ചിരുന്നതായി തോന്നുന്നില്ല. അതുകൊണ്ട് അതുമല്ല ഈ കർമ്മം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പുരുഷൻ കർമ്മം ചെയ്യുന്നതായിട്ടുള്ള ഭാവനയുള്ളൂ, സ്ത്രീ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതായിട്ട് ഭാവനയില്ല. സ്ത്രീ ചെയ്യുന്ന കർമ്മത്തെ തന്നെ കർമ്മമായിട്ട് അംഗീകരിക്കുന്നതുമില്ല. പുരുഷനോടൊപ്പം ധർമ്മപത്നി എന്നുള്ള നിലയ്ക്ക് പുരുഷനോടൊപ്പം സ്ത്രീ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു പഴയ കാലഘട്ടത്തിൽ, പഴയ ഒരു പശ്ചാത്തലത്തിൽ ഈ കർമ്മങ്ങളെ കണ്ട് വിശദീകരിക്കുന്നതുകൊണ്ടാണ് ഭാഷകാരൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ വളരെ കർശനമായി ഒരു നിലപാടെടുക്കുന്നത്. ഗൃഹസ്ഥന് മാത്രമേ കർമ്മയോഗം സാധ്യമാകൂ. ഇപ്പോൾ ധ്യാനയോഗം എല്ലാം എന്താണോ അത് ഉപേക്ഷിച്ചാണ്. അത് ഉപേക്ഷിച്ചവന് ധ്യാനവും ജ്ഞാനവുമല്ല, സന്യാസി ചതുർത്ഥാശ്രമി, അങ്ങനെ ഒരു നിലപാടാണ്. പക്ഷേ കാലം മാറിയ സ്ഥിതിക്ക് അന്നത്തെ കർമ്മരംഗങ്ങളില്ല, അന്നത്തെ കർമ്മമില്ല, ഇന്ന് പുരുഷനായിട്ട് പ്രത്യേകിച്ചൊരു കർമ്മമില്ല, അങ്ങനെയൊക്കെ സമൂഹം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാകുമ്പോൾ ഭാഷകാരൻ വിശദീകരിച്ചിരുന്ന രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, കാരണം കാലം മാറിപ്പോയി. അതുകൊണ്ടിവിടെ പറയുന്ന എന്താണോ, തത്ര ധ്യാനയോഗസ്യ ബഹിരംഗം കർമ്മ. ധ്യാനയോഗത്തിന് ബഹിരംഗമാണ് കർമ്മം എന്ന് പറയുമ്പോൾ എന്താണോ, അത് ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് യാവത് ധ്യാന യോഗ ആരോഹണ അസമർത്ഥ, ധ്യാനയോഗ ആരോഹണത്തിന് അസമർത്ഥനായിരിക്കുന്നത് എന്ന് വെച്ചാൽ സന്യാസത്തിന് യോഗ്യതയില്ലാതിരിക്കുന്നവനായ തവത് ഗൃഹസ്ഥേന, ആ സമയത്ത് ഗൃഹസ്ഥൻ എപ്പോഴാണോ അയാൾ ധ്യാനയോഗത്തിന് യോഗ്യനായിത്തീരുന്ന ഗാർഹസ്യത്തെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചാൽ പോരാ, ബാഹ്യമായത്തിന് ഉപേക്ഷിക്കുന്നു, അയാൾ ചതുർത്ഥാശ്രമത്തെ സ്വീകരിക്കുന്നു. അതിനു മുമ്പ് അങ്ങനെയുള്ള ഗൃഹസ്ഥേന അധികൃതേന, ആഗ്രഹസ്ഥനാണ് കർമ്മത്തിന് അധികാരിയായിരിക്കുന്നവൻ, അധികൃതൻ എന്ന് വെച്ചാൽ അധികാരിയായിരിക്കുന്നവൻ, കർത്തവ്യം കർമ്മ അവൻ സ്വകർമ്മത്തെ കർത്തവ്യം ചെയ്യേണ്ടതാണ്. ഇത്യതഹ തസ്തൗതി, അതുകൊണ്ടെന്താണ് ഇതിനെ സ്തുതിക്കുകയാണ്. കർമ്മത്തെ, അതായത് ഗൃഹസ്ഥൻ കർമ്മത്തെ അനുഷ്ഠിക്കണം, അവൻ ധ്യാനത്തിനോ ജ്ഞാനത്തിനോ അധികാരിയല്ല എന്ന് പറഞ്ഞ് ഗൃഹസ്ഥന്റെ ആ കർമ്മനിഷ്ഠയെ സ്തുതിക്കുകയാണ്. അല്ലാതെ ഈ പറയുന്നത് അതിന്റെ അർത്ഥത്തിൽ വാച്യാർത്ഥത്തെ എടുക്കരുതെന്നാണ്. അതാണ് ആചാര്യസ്വാമികളുടെ ഇവിടുത്തെ നിലപാട്. അനാശ്രിത ഇത് പല ഭാഗങ്ങളിലും വ്യക്തമാക്കും. പക്ഷെ കർമ്മയോഗത്തെ സംബന്ധിച്ചുള്ള ആധുനികമായ നിലപാടുകളൊന്നും ശങ്കരാചാര്യരുടെ ഈ പക്ഷത്തെ അംഗീകരിക്കുന്നില്ല. കാരണം ഗീതയിൽ ഭഗവാന്റെ ഉപദേശങ്ങൾ എടുക്കുമ്പോൾ ഭഗവാൻ ഒരിടത്തും പ്രത്യേകിച്ച് എന്താണ് കർമ്മം ഗൃഹസ്ഥന് അല്ലെങ്കിൽ സന്യാസിക്ക്, അങ്ങനെ ഗൃഹസ്ഥൻ സന്യാസി അങ്ങനെ വേർതിരിച്ച് പറയുന്നില്ല, എന്നാർക്കിന്നത് എന്ന് പറയുന്നില്ല. എപ്പോഴും അവിടെ സന്യാസി എന്ന് പറയുമ്പോൾ എന്താണോ ഈ അർത്ഥത്തിനാണ് ഗീതി പറയുന്നത്, സസന്യാസിച്ച യോഗിച്ച, അവനാണ് സന്യാസി. അപ്പൊ ഗീതയിൽ പറയുന്ന സന്യാസിക്ക് കർമ്മം അനുഷ്ഠിക്കാം, പക്ഷെ അദ്വൈതിക്ക് അത് സ്വീകാര്യമല്ല. ഇവിടെ പറയുന്നത് എന്താണ്, അനാശ്രിത കർമ്മഫലം, കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ ആരാണോ കർമ്മം ചെയ്യുന്നത് അവൻ സന്യാസിയാണ്, എന്നാണ്. അപ്പൊ ഇവിടെ പറയുന്ന 18-ാം അധ്യായത്തിൽ വീണ്ടും അത് പറഞ്ഞു. ഇതേ ആശയത്തിൽ തന്നെ വീണ്ടും പറയും, ഇത് അവസാനിപ്പിക്കുന്നിടത്ത്. ഇപ്പൊ സന്യാസി എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യുന്നവനും സന്യാസിയാണ്. അവിടെ ഗാർഹസ്ഥ്യം സന്യാസം എന്ന് രണ്ടായിട്ട് വേർതിരിച്ച് നിർത്തിയിട്ട് കർമ്മയോഗത്തെ കുറിച്ച് പറയുകയല്ല. ത്യാഗിയെക്കുറിച്ചും പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കർമ്മയോഗിയും സന്യാസിയും ഒന്നായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സന്യാസി കർമ്മത്തെ ത്യജിക്കണമെന്നില്ല, കർമ്മം അനുഷ്ഠിക്കുന്നവന് സന്യാസിയാകാം. ഇത്തരത്തിലാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. അതായത് വളരെ സമന്വയാത്മകമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ അദ്വൈതത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ അദ്വൈതി മുഖ്യ സിദ്ധാന്തമായിട്ട് സ്വീകരിക്കുന്നില്ല. അദ്വൈതി എന്നൊരു സംഗ്രഹം, അതൊക്കെ സ്തുതിപരമായ വാക്യങ്ങളാണ്. അങ്ങനെ കർമ്മഫലത്തെ ആഗ്രഹിക്കുക, അത് കർമ്മം ചെയ്തെന്ന് വിചാരിച്ച ഒരാൾ സന്യാസിയാകത്തില്ല. ശങ്കരന്റെ നിലപാട് അതാണ്, അയാൾ സന്യാസിയാണെങ്കിൽ അയാൾ കർമ്മം ഉപേക്ഷിച്ച് തന്നെ തീരുന്നു. അതാണ് ശങ്കരന്റെ നിലപാട്. അതുപോലെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതൊക്കെ അർത്ഥമാകും. സ്തുതി എങ്ങനെയാണ്? സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, അവിടെ ലൗകികമായ ന്യായങ്ങൾ സ്വീകരിക്കും. ഒരാൾ വീരശൂര പരാക്രമിയാണ്, ഇങ്ങനെയാളെ കുറിച്ച് പറയും. അവൻ്റെ ഒരു സിംഹമാണെന്ന് പറയും. അവനൊരു സിംഹമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് പല്ലും നഖവും ഉണ്ടെന്നോ അവന് സടയുണ്ടെന്നോ ഒന്നും അല്ല അതിന്റെ അർത്ഥം. പിന്നെ സിംഹം എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? അവന് സിംഹത്തിൻ്റെതായ വീരശൂര പരാക്രമശാലിത്വമുണ്ട്, സിംഹത്തിന്റെ ഗാംഭീര്യമുണ്ട്, സിംഹത്തിൻ്റെതായ ആധിപത്യ സ്വഭാവമുണ്ട്, ഇതൊക്കെയാണ്. അപ്പൊ അത്തരം ചില ഗുണങ്ങളെ എടുത്തുകൊണ്ട് സിംഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ സിംഹം എന്നുള്ള വാർച്ചയാഥാർത്ഥം എടുക്കേണ്ടതെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ശ്ലോകത്തെ അതിന്റെ വാച്യാർത്ഥത്തെ സ്വീകരിക്കേണ്ടതെന്നാണ്, അതിനെ സ്തുതിപരമായി സ്വീകരിച്ചാൽ മതി എന്നാണ്. പക്ഷെ ആധുനിക വ്യാഖ്യാതാക്കൾ പറയുന്നത് അത് ശരിയല്ല, ശങ്കരായരുടെ നിലപാട്. കാരണം ഇവിടെ ഇപ്പൊ ഭഗവാൻ പറഞ്ഞത് ഇത് സ്തുതിപരമാണെന്ന് പേര് തീരുമാനിക്കാൻ ശങ്കരാചാര്യർക്ക് എന്താ അവകാശം എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് ഭഗവാൻ പറഞ്ഞത് മുഖ്യ അർത്ഥത്തിന് എന്തുണ്ടായിക്കൂട? ആ ചില സന്ദർഭങ്ങളിൽ എങ്ങനെ പറയും? എന്താണ് വളരെ പരാക്രമിയായ ഒരാളെ കണ്ടിട്ട് സിംഹം എന്ന് പറയും, സിംഹം എന്ന് പറഞ്ഞാൽ ശരിയാണ്, അവിടെ സിംഹം എന്നുള്ള വാച്യാർത്ഥം കൊടുക്കണ്ട. പക്ഷെ സിംഹത്തിനെ കണ്ടിട്ട് സിംഹം എന്ന് പറഞ്ഞാലോ? അവിടെയും ശങ്കരാചാര്യർ ഇങ്ങനെ എടുക്കും എന്നാ ചോദിക്കുന്നു. സിംഹത്തെ കണ്ടിട്ട് ഒരാൾ പറയുന്നത് സിംഹം എന്ന് പറഞ്ഞു, അതും ഗൗണമെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ്? സിംഹത്തെ കണ്ടിട്ട് സിംഹം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ മുഖ്യമായ അർത്ഥത്തിൽ തന്നെ എടുക്കണം. ഇവിടെ ഗൗണാർത്ഥകൽപ്പന അത് ഭഗവാന്റെ വാക്യങ്ങളെ വളച്ചെടുക്കുകയാണ് എന്നാണ്. ഇങ്ങനെ ഒരഭിപ്രായമുണ്ട്. ആചാര്യസ്വാമിയുടെ അഭിപ്രായം ഇതാണ്, അത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിനുവേണ്ടി പറഞ്ഞാണ്, അല്ലെങ്കിൽ നമുക്കെന്റെ കൺഫ്യൂഷൻ വരും. എന്ത് കൺഫ്യൂഷൻ വരും? താനിപ്പോ ഗൃഹസ്ഥനാണോ സന്യാസിയാണോ എന്നുള്ളത് സംശയം വരും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നനു കിമർത്ഥം ധ്യാനയോഗ ആരോഹണ സീമാകരണം യാവത അനുഷ്ഠേയമേ വിവിധം കർമ്മ യാവജീവം. ഞാൻ പറഞ്ഞൊരു തമാശയായിട്ടല്ല, പല സന്യാസിമാരും അങ്ങനൊരു സംശയമുണ്ട്. ഈ ശാങ്കര ഭാഷ്യം വായിക്കുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. വായിക്കും, ചിന്തിക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് പിന്നെ പലപ്പോഴും സംശയമാണ്. എന്താണ് സംശയം എന്നുള്ള ഒരാശയക്കുഴപ്പം? താൻ സന്യാസിയാണ്, ഗൃഹസ്ഥനാണ്, വായിച്ച് കേട്ടിരിക്കുന്നതനുസരിച്ച് സന്യാസി ആയാൽ ഇങ്ങനെയല്ല ആകേണ്ടത്. പക്ഷെ അതിന്റെ പ്രവൃത്തികളും ജീവിത രീതിയും അനുസരിച്ച് താനിപ്പോ സന്യാസിയല്ല എന്നാൽ ഗൃഹസ്ഥനാണെന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല. അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. കാരണം സന്യാസത്തെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കിക്കണം. അപ്പോ അതിന് ഈ ശങ്കരാചാര്യരുടെ ആ നിലപാട് എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അതിനുള്ള ആശയക്കുഴപ്പം വരുന്നത്. ഇവിടെ ചോദിക്കുന്നു, നനു കിമർത്ഥം ധ്യാനയോഗ ആരോഹണ സീമാകരണം യാവതാനുഷ്ഠേയമേ വിവിധം കർമ്മ യാവജീവം. ഇവിടെ ഒരു പൂർവോക്ഷി ചോദിക്കുന്നു. ഇവിടെ അഞ്ജനസ്വാമികൾ വ്യാഖ്യാനത്തിൽ മനഃപൂർവ്വം പറഞ്ഞു എന്താണോ, യാവ ധ്യാനയോഗ ആരോഹണ അസമർത്ഥം, ധ്യാനയോഗത്തിലേക്ക് കടക്കാൻ യോഗ്യത വരുന്നതുവരെ കർമ്മം ചെയ്യണം. അങ്ങനെ ഒരു ഭാഗത്തെ അനുകൂലിക്കുന്ന അതാണ് അടുത്തു വരുന്ന ശ്ലോകങ്ങൾ. അഞ്ജനസ്വാമികൾ വെറുതെ പറയുന്നതല്ല, ആരോരക്ഷോർ മുനേർ യോഗം കർമ്മകാരണം ഉച്ചത് യോഗാരൂഢസി തസീവ ശമകാരണം എന്ന് പറയുന്നു. ആരോരക്ഷുവിന് കർമ്മം വേണം, ആരൂഢനായി കഴിഞ്ഞാലോ അവിടെ ശമമാണ്, കർമ്മത്യാഗമാണ് എന്ന് ഭഗവാൻ തന്നെ അടുത്ത് പറയുന്നുണ്ട്. അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഇവിടെ തറപ്പിച്ചു പറഞ്ഞെന്താണ്, ധ്യാന യോഗത്തിൽ ആരോഹണത്തിന് അസമർത്ഥനായിട്ടുള്ളത്. അതെന്തിനു പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. ധ്യാനയോഗ ആരോഹണ സീമാകരണം, ധ്യാനയോഗത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ കർമ്മം ചെയ്യണം എന്നെന്തിനു പറഞ്ഞു. യാവത അനുഷ്ഠേയമേ വിവിധം കർമ്മ യാവജ്ജീവൻ, മരണം വരെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തന്നെ ജീവിക്കണം. എന്നായാലോ ജിജീവിഷ ശതം സമാഹ, ശ്രുതി എന്ന് പറയുന്നുണ്ട് ശതം സമാഹ എന്ന് വെച്ചാൽ ആയുസ് അറുന്നത് വരെ കർമ്മങ്ങൾ ചെയ്തതിന് ജീവിക്കണം. എന്നാക്കിയാലോ നിങ്ങൾ എന്തിനവിടെ സന്യാസം എന്ന് പറയുന്ന ഒന്ന് ഒരു സീമ ഒരു അതിരെന്തിനു വയ്ക്കുന്നു എന്നാണ് പറയുന്നു. എന്താണ് ആരോരക്ഷോർ മുനേർ യോഗം കർമ്മകാരണം ഉച്ചത്. ആരോരക്ഷുവിനാണ് അതിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവൻ, തത്വനിഷ്ഠനാകാൻ താല്പര്യമുണ്ടവൻ, പക്ഷെ അതിനുള്ള യോഗ്യതയിൽ അവനാണ് ആരോരക്ഷു. അവന് വേണ്ടിയിട്ടാണ് കർമ്മം വിധിച്ചിരിക്കുന്നത്. ഇത് വിശേഷണ ആരൂഢസ്യ ശമേനൈവ സംബന്ധകരണ, അവനെ ബന്ധപ്പെടുത്തുന്ന ആരൂഢനെ ബന്ധപ്പെടുത്തുന്ന എന്തുമായിട്ട്, ശമവുമായിട്ടാണ്. ശമം എന്ന് പറഞ്ഞാൽ എന്താണ്, ആയൂരസ്വാമികളുടെ ഭാഷയനുസരിച്ച് കർമ്മത്തിന്റെ ത്യാഗമാണ്, കർമ്മത്തിന്റെ ഉപേക്ഷിക്കലാണ്, കർമ്മം വേണ്ടെന്ന് വയ്ക്കുന്നതാണ്. അഗ്നി ഉപേക്ഷിക്കുക, അഗ്നി ത്യാഗമാണ് ശമം. അവിടെ പിന്നെ കർമാനുഷ്ഠാനമില്ല എന്നാണ്. അപ്പൊ ഇതിനെ ആചാരസ്വാമികൾ രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം, കർമ്മത്യാഗം ഒന്നും കർമാനുഷ്ഠാനമാണ്. കർമാനുഷ്ഠാനം ഗൃഹസ്ഥന് കർമ്മയോഗം, സന്യാസിക്ക് കർമ്മമില്ല അതുകൊണ്ട് കർമാനുഷ്ഠാനമില്ല അതുകൊണ്ട് കർമ്മയോഗമില്ല. ശമേനൈവ സംബന്ധകരണ, അവനെ ബന്ധപ്പെടുത്തിയിരിക്കുന്ന എന്തുമായിട്ട്, ശമവുമായിട്ടാണ്. ആരോരക്ഷോർ ആരൂഢസ്യ ശമഃ കർമ്മച ഉഭയം കർത്തവ്യത്തിന് അഭിപ്രേതം ചെയ്ത് ആരോരക്ഷോർ ആരോരുഢസ്യ ഇതി ശമകർമ്മ വിഷയഭേദേന വിശേഷണം വിഭാഗകരണം ചെയ്യാനർത്ഥം. ഇനി പൂർവക്ഷി എന്താണ് ഉദ്ദേശിക്കുന്നത്, യാവജ്ജീവൻ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യസ്വാമികൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഗാർഹസ്ഥ്യധർമ്മം സ്വീകരിച്ച് അവിടെ ഇരുന്ന് കർമ്മങ്ങൾ ചെയ്ത് അത് കഴിഞ്ഞ് സന്യാസം ചതുർത്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചാൽ വീണ്ടും കർമ്മങ്ങൾ തുടരണമെന്നാണോ, അത് ശരിയാകത്തില്ല. എന്തുകൊണ്ട്, ആരോരക്ഷോർ ആരൂഢസ്യ ശമകർമ്മ ച ഉഭയം കർത്തവ്യത്വേന അഭിപ്രായം, ആരോരക്ഷവനും ആരൂഢനും, പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവനും പ്രവേശിച്ചു കഴിഞ്ഞവനും, രണ്ടുപേർക്കും കർമ്മമുണ്ട് കർമ്മത്യാഗമുണ്ട് എന്ന് പറയുകയാണെങ്കിലോ, തഥാ ആരോരക്ഷോർ ആരൂഢസ്യ ഇത് ശമകർമ്മ വിഷയഭേദേന. പക്ഷെ ഇവിടെ ശ്ലോകത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന അങ്ങനെയല്ല ഭഗവാൻ, ആരോരക്ഷവന് കർമ്മം ആരൂഢന് കർമ്മത്യാഗം. വിഭാഗകരണം ജാനർത്ഥകസ്യ, അതിങ്ങനെയുള്ള ഒരു വിഭാഗം അതനർത്ഥകമാകും. അതുകൊണ്ട് കർശനമായ സ്വന്തം നിലപാടിൽ തന്നെ നിൽക്കുകയാണ്, ഗൃഹസ്ഥന് കർമ്മയോഗം, സന്യാസിക്ക് കർമ്മമില്ല, കർമ്മത്യാഗമേ ഉള്ളൂ, കർമ്മയോഗമില്ല. ഇതാണ് വീണ്ടും അവിടെ സംശയങ്ങൾ വരികയാണ്. തത്ര ആശ്രമിണാം കശ്ചിത് യോഗം ആരുരുക്ഷോഭവതി ആരൂഢശ്ച കശ്ചിത് അന്യേ ന ആരുരുക്ഷവഹ നച ആരൂഢ താനപേക്ഷ്യ ആരുരുക്ഷോഭോ ആരൂഢസ്യ ച ഇത് വിശേഷണം വിഭാഗകരണം ചൊവ്വേദിച്ച് ഇവിടെ പൂർവക്ഷി മറ്റൊരു സംശയം ഉന്നയിക്കുകയാണ്. മൂന്ന് കൂട്ടരെ എടുക്കാം. ഒന്ന് ആരുരുക്ഷ യോഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റൊരുവൻ ആരൂഢൻ ധ്യാനയോഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് രണ്ടു കൂട്ടരും അല്ലാത്ത വേറൊരു വിഭാഗമുണ്ടല്ലോ. മൂന്നാമതൊരു കൂട്ടരുണ്ട്. അപ്പൊ ആ മൂന്നാമത്തെ കൂട്ടരെ അപേക്ഷിച്ച് പറയുകയാണ്, എന്താണോ ആരുരുക്ഷവന് കർമാനുഷ്ഠാനവും ആരൂഢന് കർമ്മത്യാഗവും. അങ്ങനെയാണെങ്കിലോ അത് മറ്റൊരു ചോദ്യമാണ്, ആശ്രമിനാം കശ്ചിത് യോഗം ആരുരുക്ഷോഭവം. ആശ്രമികളിൽ ഗൃഹസ്ഥം സന്യാസം എന്നെല്ലാം പറയുന്ന ആശ്രമികളിൽ ചിലർ ആരുരുക്ഷുക്കളാണ്, ആരൂഢശ്ച കശ്ചിത്, മറ്റു ചിലർ ആരൂഢന്മാരാണ്. അന്യേ ഇന്ന് ആരുരുക്ഷവ എന്നുവെച്ചാൽ ആരൂഢ, മറ്റൊരു കൂട്ടത്തിൽ രണ്ടിനും പെട്ടവരല്ല. താനപേക്ഷ അവരെ അപേക്ഷിച്ച് പറയുകയാണ്, എന്താണ് ആരുരുക്ഷോഹോ ആരുടശ ചൈതി വിശേഷണം വിഭാഗകരണം. അവരെ അപേക്ഷിച്ച് ഈ പറയുന്നതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്നാ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു തസ്യ വൈദ്യ വചന ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നു. ആരുരുക്ഷുവായ മുനിക്ക് കർമ്മമൊന്നും യോഗാരൂഢസ്യ തസ്യവ അവിടെ തസ്യവ എന്നിടത്ത് പറഞ്ഞിരിക്കുന്നു. യോഗാരൂഢനായിരിക്കുന്ന അവന് തന്നെ അതേ മുനിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരാളിനെ കുറിച്ചാണ് പറയുന്നത്. അയാൾ എപ്പോഴാണോ ആരുരുക്ഷമായിരിക്കുന്നത് അപ്പോൾ അയാൾ കർമ്മം ചെയ്യണം. എന്നുവെച്ചാൽ അയാൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കും, പ്രവേശിച്ചു കഴിഞ്ഞാലും കർമ്മം ത്യജിക്കുന്നു. പുനർയോഗ്രഹണാശ യോഗാരൂഢസ്യ തസ്യവ എന്ന് യോഗ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് രണ്ടും ഒരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളിന്റെ രണ്ടവസ്ഥ, ഒരവസ്ഥയിൽ കർമ്മം ചെയ്യുന്നു, വേറൊരവസ്ഥയിൽ കർമ്മത്തെ ത്യജിക്കുന്നു. അത് തന്നെ വിശദീകരിക്കുന്നു. യാസീത് പൂർവം യോഗം ആരുക്ഷു തസ്യവ ആരുഢസ്യ ശമ ഏവ കർത്തവ്യം കാരണം യോഗഫലം പ്രതി ഉച്ചതി. ആ ഒരുവനാദ്യം ആരുരുക്ഷുവായിരുന്നു, പിന്നീട് തസ്യവ ആരുഢസ്യ അവൻ തന്നെ ആരൂഢനായി. ശമ ഏവ കർത്തവ്യം കാരണം യോഗഫലം പ്രതി യോഗഫലത്തിന് വേണ്ടി അവൻ ചെയ്യേണ്ടത് എന്താണ്? ശമമാണ്, ത്യാഗമാണ്. യോഗാരൂഢസ്യ തസ്യവ ശമ കാരണമുച്ചത്. എന്തിന് കാരണം? യോഗഫലമായ മോക്ഷത്തിന് കാരണം ശമമാണ്, ത്യാഗമാണ്. അതോ നയാവ ജീവം കർത്തവ്യത്വ പ്രാപ്തി കസ്യചിത വികർമ്മണ. അതുകൊണ്ടെന്താണ്? ഒരു കർമ്മവും ഒരു കർമ്മയ്ക്കും യാവജീവം അനുഷ്ഠിക്കേണ്ടതില്ല. യോഗാരൂഢനായി കഴിഞ്ഞാൽ അവൻ കർമ്മം ചെയ്യേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് അവന് കർമ്മയോഗവുമില്ല. കർത്തവ്യത്വ പ്രാപ്തി കസ്യചിത വികർമ്മണ. അതുമാത്രമല്ല, ഇനി അർജുനൻ ചോദിക്കും, കച്ഛിന്നോഭയ വിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠ മഹാബാഹു എന്നെല്ലാം അർജുനോട് ഇത് ചോദിക്കും. യോഗ വിഭ്രഷ്ട വചന യോഗഭ്രഷ്ടനെ കുറിച്ച് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണോ കർമ്മം വേറെ സന്യാസം വേറെ, ഇതിന് രണ്ടിനെയും കൂടെ യോജിപ്പിക്കരുതെന്നാണ്. ഗൃഹസ്ഥസ്യ ചെയ്ത് കർമ്മണോ യോഗോ വിഹിതഃ ഷഷ്ഠി അധ്യായി സ യോഗ വിഭ്രഷ്ടോപി കർമ്മഗതിം കർമ്മഫലം പ്രാപ്നോതീതി തസ്യ നാശാശങ്ക അനുപന്നാസ്യ. പറയുന്നു, ഗൃഹസ്ഥനും ധ്യാനയോഗം വിധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. പൂർവക്ഷി പറയാണ്, ഗൃഹസ്ഥനും ധ്യാനയോഗമാകാം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ യോഗഭ്രഷ്ടൻ കസിന്നോ ഉഭയഭ്രഷ്ട അവന് ഉഭയഭ്രഷ്ടത വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അവന് നാശം സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ശരിയാകത്തില്ലെന്നാണ്. എന്തുകൊണ്ടാണ് ഭാഷകാരൻ അങ്ങനെ പറയുന്നത്? കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവശ്യം ഫലമുണ്ടായേ തീരും. ഗൃഹസ്ഥൻ കർമ്മം ചെയ്യുന്ന ആളാണ്, അയാൾക്ക് യോഗവും വിധിച്ചത്. അപ്പോ കർമ്മം അയാൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് തീർച്ചയായും അയാൾക്ക് ആ കർമ്മത്തിന്റെ ഫലം ഉണ്ടായി തന്നെ തീരണം. അപ്പോൾ അയാൾക്ക് ഉഭയഭ്രഷ്ടത കുറിച്ച് സംശയിക്കാൻ പാടില്ലെന്നാണ്. ഒരുപക്ഷെ അയാൾക്ക് യോഗം നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, എന്നാലും കർമ്മഫലം അയാൾക്ക് തീർച്ചയായും ഉണ്ടാകും. അപ്പം അർജുനൻ എങ്ങനെ ചോദിക്കും, അയാൾക്ക് രണ്ടും നഷ്ടപ്പെടും. ഗൃഹസ്ഥനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയല്ല. എന്തുകൊണ്ട്? ഗൃഹസ്ഥൻ കർമ്മവും അനുഷ്ഠിച്ച് യോഗവും അനുഷ്ഠിക്കുകയാണെങ്കിൽ, ധ്യാനവും, അയാൾക്ക് യോഗത്തിനെന്തെങ്കിലും ന്യൂനത പറ്റിയാലും കർമ്മത്തിന്റെ ഫലം തീർച്ചയായും അയാൾക്ക് വന്നു തന്നെ തീരും. പിന്നെ അയാൾക്ക് അയാളെ സംബന്ധിച്ച് ഉപയഭ്രഷ്ട അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അയാളുടെ നാശത്തെക്കുറിച്ച് അർജുനൻ ചോദിച്ച ചോദ്യം ശരിയാകത്തില്ല. അതുകൊണ്ട് കർമാനുഷ്ഠാനവും ധ്യാനയോഗവും ഗൃഹസ്ഥന് സാധ്യമല്ല, ഒരുമിച്ച്. അതാണ് ഗൃഹസ്ഥസ്യ ചെയ്ത് കർമ്മിണോ യോഗോ വിഹിത ഷഷ്ഠി അധ്യായി. ഗൃഹസ്ഥനാണ് ഈ ആറാം അധ്യായത്തിൽ യോഗം വിധിച്ചത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സയോഗ വിഭ്രഷ്ടോവി, അവന് ഇനി യോഗഭ്രംശം വന്നു കഴിഞ്ഞാലും കർമ്മഗതിയും കർമ്മഫലം പ്രാപ്തമതി. തീർച്ചയായും അവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവന് കിട്ടും. യോഗത്തിന്റെ ഫലം മാത്രമേ അവനെ നഷ്ടപ്പെടുത്തുള്ളൂ, കർമ്മഫലം കിട്ടും. എന്നിരിക്കത്തസ്യ നാശാശങ്ക, അവന് നാശം വരുമോ എന്നുള്ള അർജുനന്റെ ആ സംശയം അനുപന്നാസ്യ, അതാതിന് യാതൊരു യുക്തിയും. അതുകൊണ്ട് ഗൃഹസ്ഥനല്ല ധ്യാനം വിധിച്ചിരിക്കുന്നത്, അവന് കർമ്മം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് കർമ്മം അവശ്യം ഹി കൃതം കർമ്മ കാമ്യം നിത്യം വാ മോക്ഷസ്യ നിത്യത്വ അനാരംഭത്വേ സ്വംഫലം ആരഭദേവ. എന്തുകൊണ്ട് അവശ്യം ഹി കൃതം കർമ്മ കാമ്യം നിത്യം വാ, ഒരു കർമ്മം ചെയ്തു അത് കാമ്യമായിക്കൊള്ളട്ടെ നിത്യമായിക്കൊള്ളട്ടെ. അങ്ങനെ എടുത്തു പറയുന്ന എന്താണ്? ചെന്ന് പറയുമായിരിക്കും, ഗൃഹസ്ഥൻ കാമ്യകർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചോ, നിത്യകർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്തോ ധ്യാനം അനുഷ്ഠിക്കുന്നു. അങ്ങനെയുള്ളവന്റെ യോഗഭ്രഷ്ടതയെക്കുറിച്ചാണ് അർജുനൻ സംശയിക്കുന്നത് എന്ന് എന്ന് ശങ്കിച്ചാലോ? സാധാരണ അങ്ങനെ പറയുന്നുണ്ടോ, ഗൃഹസ്ഥൻ കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യാതെ ഈശ്വരാർപ്പണമായി നിത്യകർമ്മം ചെയ്ത് ധ്യാനം ചെയ്തിരിക്കുന്നു. പക്ഷെ അത് ശങ്കരാചാര്യർക്ക് സമ്മതമുള്ള കാര്യമില്ല. എന്തുകൊണ്ട് പറയുന്നു? അവശ്യം ഹി കൃതം കർമ്മം, അവശ്യമായ കർമ്മം ചെയ്ത കർമ്മങ്ങൾ കാമ്യം നിത്യം കാമ്യമായിക്കൊള്ളട്ടെ നിത്യമായിക്കൊള്ളട്ടെ. അവശ്യം സ്വം ഫലം ആരഭത, തീർച്ചയായും അതിന്റെ ഫലത്തെ കൊടുക്കും. മോക്ഷമല്ല, എന്തുകൊണ്ട്? മോക്ഷത്തിന് നിത്യത്വ അനാരംഭ്യത്വം, മോക്ഷം എന്ന് പറയുന്നത് നിത്യമാണ്, അത് കർമ്മത്തിന്റെ ഫലമല്ല, കർമ്മം കൊണ്ട് സാധിക്കാവുന്ന ഒന്നല്ല. അതുകൊണ്ട് ഒരു ഗൃഹസ്ഥൻ നിത്യകർമ്മം അനുഷ്ഠിക്കുന്നു, ഈശ്വരാർപ്പണമായി അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാലും അയാൾക്ക് ആ കർമ്മത്തിന്റെ ഫലം തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് അയാൾക്ക് നാശം വരുമോ, ഉഭയഭ്രഷ്ടത സംഭവിക്കുമോ എന്നുള്ള ചോദ്യം അയാളെ സംബന്ധിച്ച് ഒരിക്കലും യോജിക്കത്തില്ല. അതുകൊണ്ട് ഗൃഹസ്ഥന് ധ്യാനം വിധിച്ചിട്ടില്ല. അതാണ് ശങ്കരാചാര്യർ സമർത്ഥിക്കുന്നത്. നിത്യശിജ കർമ്മണോ വേദ പ്രമാണ ബുദ്ധത്വാ ഫലേന ഭവിതവ്യം ഇത്യവോചം. കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ചിലർക്ക് പറയുന്നു മീമാംസര നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല, ചെയ്യാതിരുന്നാൽ പ്രത്യേകമായും പാപം ഉണ്ടാകും. അതിന് ആചാര്യ സ്വാമികൾ നിഷേധിച്ചത് ശരിയല്ല. നിത്യകർമ്മവും വേദപ്രമാണ അവബുദ്ധത്വ, വേദമാണ് ആ കർമ്മത്തെ ബോധിപ്പിച്ചത്, ഫലേന ഭവിതവ്യം, അതിന് ഫലം ഉണ്ടായി തന്നെ തീരണം. അത് പറഞ്ഞു അന്യഥാ വേദസ്യ അനർത്ഥ അർത്ഥത്വ പ്രസംഗ, അല്ലെങ്കിൽ വേദം അനർത്ഥമായ ഒരു അർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് വരും, വ്യർത്ഥമായ ഒരു കാര്യത്തെ വേദം ബോധിപ്പിക്കുന്നു എന്ന് വരും. അതുകൊണ്ട് വേദം സാർത്ഥകമാണ്, വേദം ബോധിപ്പിച്ചിരിക്കുന്നുണ്ട് തന്നെ നിത്യകർമ്മങ്ങൾക്ക് ഫലമുണ്ട്. അതുകൊണ്ട് ഗൃഹസ്ഥൻ കർമ്മവും ധ്യാനവും രണ്ടും കൂടി ചെയ്യാൻ ചെയ്യുന്ന ഒരു പ്രസക്തി ഗൃഹസ്ഥനെ സംബന്ധിച്ച് വരുന്നില്ല. ഗൃഹസ്ഥൻ കർമ്മം മാത്രം ചെയ്താൽ മതി, ധ്യാനത്തിലേക്ക് കടക്കണ്ടെന്നാണ്. എന്നുവെച്ചാൽ കർമ്മണി സതി ഉഭയ വിഭ്രഷ്ടവചനം അർത്ഥവ കർമ്മണോ വിഭ്രംശകാരണ അനുഭവത്തെ പറയുന്നു. കർമ്മം ഉണ്ട്, പിന്നെ ഉഭയഭ്രഷ്ടത അതൊരിക്കലും യോജിക്കത്തില്ല. എന്തുകൊണ്ട്? കർമ്മണോ വിഭ്രംശകാരണ അനുഭവത്തെ, കർമ്മം ഒരിക്കലും ഭ്രഷ്ടിന് കാരണമല്ല. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരുന്ന അവശ്യമാണ്? ഫലം ഉണ്ടാവും. വേദവിഹിതമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടായി തന്നെ തീരും. അതുകൊണ്ട് കച്ചിന് ഉഭയഭ്രഷ്ട, അവന് ഉഭയഭ്രഷ്ടത വരുമോ എന്ന അർജുനന്റെ ആ ചോദ്യം, ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് ചോദിക്കുന്നത് ഗൃഹസ്ഥനെ കുറിച്ചല്ല, മറിച്ച് സന്യാസിയെ കുറിച്ചാണ്. ഗൃഹസ്ഥനെ സംബന്ധിച്ചത് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഗൃഹസ്ഥൻ അങ്ങനെ കർമ്മവും അനുഷ്ഠിച്ച് ധ്യാനം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അയാൾക്ക് എന്തെങ്കിലും യോഗ ഭ്രഷ്ടു വന്നു കഴിഞ്ഞാലും അയാളുടെ കർമ്മഫലം അയാൾക്ക് തീർച്ചയായും പ്രാപ്തമാകും. അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്ക, അർജുനന്റെ ആശങ്ക ശരിയല്ല എന്നാണ്. കർമ്മകൃതം ഈശ്വരേ സന്യസ്യ ഇച്ഛിത കർത്തരി കർമ്മഫലം എന്ന ആരംഭതയിരിച്ച്. അപ്പോ സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരാൾ ഗൃഹസ്ഥൻ കർമ്മം ചെയ്യുന്നു, നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു, അതോടൊപ്പം ധ്യാനവും ചെയ്യുന്നു. അയാൾ കർമ്മം എന്ത് ചെയ്തു? കൃതം ഈശ്വരേ സന്യസ്യ, ഈശ്വരനെ സമർപ്പിച്ചു. ഇത്യത കർത്തരി കർമ്മഫലം എന്ന ആരംഭത, അപ്പൊ പിന്നെ എങ്ങനെ അയാൾ കർമ്മഫലം ഉണ്ടാവും? ഉണ്ടാകത്തില്ലല്ലോ. അപ്പൊ കർമ്മഫലമില്ല. യോഗ അപ്പൊ കർമ്മഫലം അയാൾക്ക് നഷ്ടപ്പെട്ടു. യോഗത്തിൽ നിന്ന് അയാൾ ഭ്രംശിച്ചു പോയത് കൊണ്ട് യോഗഫലമായ മോക്ഷവും നഷ്ടപ്പെട്ടു. അതാണ് പൂർവപക്ഷി പറയുന്നത്. എന്താണ് പറയുന്നത്? ഗൃഹസ്ഥന് വേണ്ടി തന്നെയാണ് കർമ്മവും ധ്യാനവും പറഞ്ഞിരിക്കുന്നത്. ഗൃഹസ്ഥൻ എന്ത് ചെയ്തു? കർമ്മത്തെ ഈശ്വരാർപ്പണമായി അനുഷ്ഠിച്ചു. അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അയാൾക്ക് കർമ്മഫലം ഇല്ലാതെ വന്നു. ധ്യാനം അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ധ്യാനത്തിൽ നിന്ന് ഭ്രംശിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥനെ കുറിച്ചാണ് അർജുനൻ ചോദിക്കുന്നത്. എന്താണ് കച്ചന്റെ ഉഭയഭ്രഷ്ട, അവന് ഉഭയഭ്രഷ്ടത? അതുവരെ തന്നെ കർമ്മത്തിന്റെ ഫലവും പോയി, യോഗത്തിന്റെ ഫലവും പോയി, അങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലേ എന്ന് അർജുനൻ എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? ഗൃഹസ്ഥനെ സംബന്ധിച്ചെന്നാണ് സാധാരണ നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ് പറയുന്നത്. അത് ശരിയല്ല, അത് ശരിയാകത്തില്ല. എന്നാ ഈശ്വരി സന്യാസസ്യ അധികതര ഫല ഹേതുത്വ പറയുന്ന ഒരു കർമ്മം, ഒരു സത്കർമ്മം ചെയ്തിട്ട് അതിനൊരുവൻ ഈശ്വരന് സമർപ്പിക്കുകയാണെങ്കിൽ അവനെന്താ സംഭവിക്കുന്നത്? അവന് ഈശ്വരൻ കൂടുതൽ പ്രസാദിക്കും, അവന് കൂടുതൽ ഫലത്തെ കൊടുക്കും. ഈശ്വരന് കർമ്മത്തെ സമർപ്പിച്ചാൽ ഫലം കൂടത്തേ ഉള്ളൂ, ഒരിക്കലും ഫലം കുറയത്തില്ല. അവന്റെ കർമ്മത്തിൽ വരുന്ന ന്യൂനതകളെല്ലാം പരിഹരിച്ചിട്ട് ഈശ്വരൻ അവന് വേണ്ടുവോളം ഫലത്തെ കൊടുക്കത്തേ ഉള്ളൂ. അപ്പൊ ഗൃഹസ്ഥൻ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ആ കർമ്മത്തെ ഈശ്വരന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗൃഹസ്ഥൻ എന്താണ് കിട്ടുന്നത്? കൂടുതൽ കർമ്മഫലം കിട്ടത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാലും എന്താണ് ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഈ പ്രശ്നം ഉപപന്നമല്ല. അതാണ് ഈശ്വരീയ സന്യാസസ്യ അധികതര ഫലഹേതു. ഈശ്വരന് കർമ്മത്തെ സന്യസിച്ചു കഴിഞ്ഞാൽ അധിക ഫലം ആണ് ഉണ്ടാകുന്നത്. മോക്ഷായ ഏവേദിച്ച് പറയുന്നു, അങ്ങനെയല്ല. ഗൃഹസ്ഥൻ ഈശ്വരന് കർമ്മത്തെ സന്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി സന്യസിച്ചു? മോക്ഷത്തിന് വേണ്ടിയാണ്, കർമ്മഫലത്തിന് വേണ്ടിയല്ല സന്യസിച്ചത്. ശരി, ആ ഈശ്വരൻ ഒരാവരുവൻ കർമ്മം ചെയ്തിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്, അതിനെ ഭഗവാൻ സമർപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഈ കർമ്മം അങ്ങേക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു, അങ്ങനെനിക്ക് കൂടുതൽ ഫലം തരണം. അങ്ങനെയുള്ള സാധനം ചെയ്യുന്നു, അങ്ങനെനിക്ക് കൂടുതൽ ഫലം തരണമെന്ന് പറഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഭക്ഷ്യകാരനോട് പറയുന്നു. പക്ഷെ ഇവിടെ ഗൃഹസ്ഥൻ കർമ്മം ചെയ്തിട്ട് ആ കർമ്മത്തെ ഭഗവാൻ എന്തിനു വേണ്ടി സമർപ്പിച്ചു? മോക്ഷത്തിന് വേണ്ടി. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? കർമ്മത്തിന് ഫലമില്ലാതെ വരും. യോഗത്തിൽ, ധ്യാനയോഗത്തിൽ നിന്ന് അയാൾക്ക് ഭ്രഷ്ട് സംഭവിച്ചതുകൊണ്ട് അതിന്റെ ഫലവും ഇല്ലാതെ വരും. അപ്പൊ ഗൃഹസ്ഥനെ സംബന്ധിച്ച് കച്ചിൻ നോഭ്രഷ്ട, അവന് ഉഭയഭ്രഷ്ട് വരത്തില്ല എന്ന് ചോദിക്കുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാലോ പറയുന്നു. സ്വകർമ്മണാം കൃതാനാം ഈശ്വരന്യാസോ മോക്ഷായൈവ ന ഫലാന്തരായ യോഗസഹിത യോഗാച്ച വിഭ്രഷ്ട ഇത്യത തം പ്രതി നാശാശങ്ക യുക്തേ വേദി ചെയ്ത് അതിനെ വിശദീകരിക്കും. ഗൃഹസ്ഥൻ എന്ത് ചെയ്തു? കർമ്മവും അനുഷ്ഠിച്ചോ ധ്യാനവും ശീലിച്ചു. സ്വകർമ്മണാം കൃതാനാം ഈശ്വരന്യാസോ മോക്ഷായ, തന്റെ താൻ ചെയ്ത കർമ്മങ്ങളെല്ലാം ഈശ്വരന് സമർപ്പിച്ചു. എന്തിനു വേണ്ടി? മോക്ഷത്തിന് വേണ്ടി. അവിടെ ഈശ്വരനോട് പ്രാർത്ഥിച്ചില്ല എനിക്ക് കൂടുതൽ നല്ല ഫലങ്ങളെ തരണമെന്ന്, പിന്നെ അയാൾ അർത്ഥിച്ചത് എന്താണ്? മോക്ഷത്തെ. അപ്പൊ അങ്ങനെയാകാമല്ലോ, മോക്ഷത്തിന് വേണ്ടി എല്ലാം ഈശ്വരനെ സമർപ്പിച്ചു. എന്നാ ഫലാന്തരായ, മറ്റു ഫലത്തിന് വേണ്ടിയൊന്നും അയാൾ പ്രവർത്തിച്ചില്ല. യോഗ ചെയ്ത അയാൾ എന്ത് ചെയ്തു? ധ്യാന യോഗത്തിൽ നിഷ്ഠനായിരുന്നു. യോഗാച്ച വിഭ്രഷ്ട, യോഗത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, യോഗഭ്രഷ്ട അയാൾക്ക് സംഭവിച്ചു. ഇത്യഥ തം പ്രതി നാശാശങ്ക യുക്ത, അങ്ങനെയാണെങ്കിൽ ഇവിടെ പൂർവക്ഷി പറയുന്നു, അങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് അർജുനന്റെ ശങ്ക യുക്തം തന്നെയാണ്. അതുകൊണ്ട് ഒരു ഗൃഹസ്ഥന് കർമ്മയോഗ അനുഷ്ഠാനവും ധ്യാനയോഗവും ഒരുമിച്ച് കൊണ്ടുപോവാം എന്ന് അതിന്റെ പരമാവധി ചിന്തിച്ചിട്ട് പൂർവക്ഷി പറയുകയാണ്. ഇത് ചെയ്യുന്ന പറയുന്നു, ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, താനത് സമ്മതിക്കത്തില്ല, അത് ശരിയല്ല. ഗൃഹസ്ഥൻ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്ത് മോക്ഷത്തിനു വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നു, അയാൾ ധ്യാനയോഗത്തെ ശീലിക്കുകയും ചെയ്യുന്നു. ധ്യാനയോഗത്തെ അയാൾക്ക് മുഴുമിക്കാൻ കഴിയും, അതുകൊണ്ട് അയാൾ യോഗഭ്രഷ്ടനായി. കർമ്മയോഗത്തിന്റെ ഫലം അയാൾക്കുണ്ടായില്ല, അപ്പോൾ മോക്ഷം കിട്ടി. അപ്പോൾ അയാൾ ഉപയഭ്രഷ്ടനായോ, അയാൾക്ക് നാശം സംഭവിക്കുമോ എന്ന് അയാളെ സംബന്ധിച്ച് അർജുനൻ ചോദിച്ചു എന്നുള്ള വാദത്തെ ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നില്ല. അതൊന്നും ശരിയല്ല, ഒറ്റയടിക്കാനില്ല, നിഷേധിക്കേണ്ടതാണ്. നിങ്ങളീ പറയുന്ന ഒരിക്കലും ശരിയാവാത്തില്ല. ഗൃഹസ്ഥനെ ധ്യാനയോഗം പറ്റത്തില്ല. എന്തുകൊണ്ട്? ഏകാഗി ഏതചിത്താത്മാ നിരാശി അപരിഗ്രഹ. ഇവിടെ ഭഗവാൻ സ്പഷ്ടമായി പറയുന്നില്ല ഏകാഗിയാണ് ഏതചിത്താത്മാവ്. ഏകാഗി എന്ന് വെച്ചാൽ ഭാര്യയില്ലാത്തത്. ഏതചിത്താത്മാ നിരാശി അപരിഗ്രഹ, സ്വത്തും സമ്പാദ്യമൊന്നും ഇല്ലാത്തവനങ്ങനെ ഗൃഹസ്ഥനാകാൻ പറ്റും? ഗൃഹസ്ഥനായ അവന്റെ ധർമ്മം ചെയ്യണം. അവന്റെ ധർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവന് സമ്പത്ത് വേണം. അപരിഗ്രഹനായിരിക്കുന്നവൻ എങ്ങനെ? ഗൃഹസ്ഥനാണെങ്കിൽ എന്താണ് അവൻ? അവന് പുത്രേഷനുണ്ട്, ലോകേഷനുണ്ട്, വിത്തേഷനുണ്ട്, പലേഷനുള്ളവനാണ്. അവനങ്ങനെ നിരാശിയാകും? അപ്പൊ സാധ്യമല്ലല്ലോ. ഇപ്പൊ നിരാശിയായിരിക്കുന്നു, ഏകാഗിയായിരിക്കുന്നു, ഏതചിത്താത്മാവെന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളെ മനസ്സിനെ ഒന്നും വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കാത്തവനാണ് ആ ഗൃഹസ്ഥന്. അതെങ്ങനെ സാധിക്കും? അസാധ്യമല്ലല്ലോ. അപരിഗ്രഹത്വം എങ്ങനെ സാധിക്കും? അതുമാത്രമല്ല, സ്പഷ്ടമായി പറഞ്ഞു, ബ്രഹ്മചാരി വ്രതെ സ്ഥിത, ബ്രഹ്മചാരി വ്രതത്തിൽ സ്ഥിതനാണ് എന്നും പറഞ്ഞിരിക്കുന്നു. ഇത് ഗൃഹസ്ഥനങ്ങനെ സാധ്യമാകും? ഇത് കർമ്മസന്യാസവിധാന. ഇവിടെയൊക്കെ എന്താണ്? കർമ്മസന്യാസത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കർമ്മസന്യാസി ഒരിക്കലും കർമാനുഷ്ഠാനമോ കർമ്മയോഗമോ സാധ്യമല്ല. കർമ്മയോഗം ചെയ്യുന്നവന് ഈ പറയുന്ന സന്യാസവും സാധ്യമല്ല. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ്. പിന്നെ ഇത് രണ്ടും ഒരു സ്ഥലത്തും ഒരു കാരണവശാലും യോജിക്കുന്നില്ല. ഇതാണ് ആചാര്യസ്വാമിയുടെ നിലപാട്. എന്നുവെച്ചാൽ അത്ര ധ്യാനകാലേ സ്ത്രീ സഹായത്വ ആശങ്ക ഏകാഗിത്വം വിധീയത നിരാശി അപരിഗ്രഹിക്കാതിമാനും അനുകൂലം പറയുന്നു. സർവ ഉപേക്ഷിച്ച് ധ്യാനകാലേ ഇവിടെ പറയുന്ന ഈ യോഗാവസ്ഥയിൽ സ്ത്രീ സഹായത്വ ആശങ്ക, അവിടെ സ്ത്രീയുടെ സഹായം തന്നെയാണ്. ഇവിടെ സ്ത്രീയുടെ ആവശ്യം എന്തോന്നു? കർമ്മത്തിന് സ്ത്രീയുടെ ആവശ്യമാണ്, ഭാര്യ വേണം. പക്ഷേ ധ്യാനത്തിന് സ്ത്രീയുടെ സഹായം ആവശ്യമില്ല. അതിന് ധ്യാനത്തിന് അങ്ങനെ ഒന്നും വിധിക്കുന്നില്ല. സ്ത്രീയുടെ ചേർന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇന്ന അതൊക്കെയാണ് എന്ന് ധ്യാനത്തെ സംബന്ധിച്ച് വിധിക്കുന്നില്ല. ഇവിടെ പറയുന്ന ഏകാഗിത്വമാണ്. ഏനാ ഏകാഗിത്വം വിധിയത്, അതുകൊണ്ടാണ് അവിടെ ഏകാഗിത്വം വിധിച്ചിരിക്കുന്നത്. അപ്പോൾ സർവ്വ ഉപേക്ഷിച്ച സന്യാസത്തിൽ അവിടെ പിന്നെ എങ്ങനെ കർമ്മം സാധ്യമാവും? അവിടെ സ്ത്രീയുടെ സഹായം ഇല്ലല്ലോ. സ്ത്രീയില്ലാതെ എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും? ആശയമെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിലോ, അവിടെ സ്ത്രീയുണ്ട്, അവിടെ കർമ്മം ചെയ്യാം. അവിടെ ഏകാഗിത്വമില്ല, ബ്രഹ്മചര്യമില്ല. അവരെ ഇതെങ്ങനെ യോജിക്കും എന്നാണ്. എന്നുവെച്ചാൽ ഗൃഹസ്ഥസ്യ നിരാശയിൽ അപരിഗ്രഹിക്കാതെ അതിന് അനുകൂലം. അതുകൊണ്ട് ഗൃഹസ്ഥന് സംബന്ധിച്ച് നിരാശി എന്നെങ്ങനെ പറയാം? ഗൃഹസ്ഥ ധർമ്മം തന്നെ സ്വീകരിക്കുന്ന എന്തുകൊണ്ടാണ്? അവന് ലോകേഷനുണ്ട്, പുത്രനുണ്ടാകണം, ലോകപ്രാപ്തി, അതവൻ ആഗ്രഹിച്ചിട്ടാണ് ഗൃഹസ്ഥ ധർമ്മം സ്വീകരിക്കുന്നത്. അവനെ സംബന്ധിച്ച് എങ്ങനെ നിരാശയെന്നും അപരിഗ്രഹനെന്നും പറയാൻ പറ്റും? ഗൃഹസ്ഥന് ഒരു കാരണവശാലും അപരിഗ്രഹം സാധ്യമേ. അവനൊന്നും സ്വന്തമായിട്ടൊന്നും വയ്ക്കാൻ പാടില്ല. അതാണ് അപരിഗ്രഹം എന്ന് പറയുന്നത്. ത്യാഗത്തിൽ ബാഹ്യമായി ഇവിടെ ത്യജിക്കുന്നു. ഇത്യാദി വചനം അനുകൂലം. ഇതൊന്നും ഗൃഹസ്ഥനൊരിക്കലും അനുകൂലമായി വരുന്നില്ല ധ്യാന അനുഷ്ഠാനത്തിന്. ഉഭയഭ്രഷ്ട പ്രശ്ന അനുപത്തിച്ച അർജുനൻ ചോദിക്കുന്ന ഉഭയഭ്രഷ്ടനെ കുറിച്ചുള്ള ചോദ്യം, അതും ഗൃഹസ്ഥന് യോജിക്കത്തില്ല. അനാശ്രിതൈത്യനേന കർമ്മിണയേവ സന്യാസിത്വം യോഗിത്വം ച യുക്തം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്? ഇതിന്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ ശ്ലോകത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആചാര്യസ്വാമിയോട് പറയുന്നത് എന്താണ്? കർമ്മം ചെയ്യണമെങ്കിൽ അവൻ സ്ത്രീ സഹിതനായിരുന്ന് പരിഗ്രഹത്തോടുകൂടി മാത്രമേ കർമ്മം ചെയ്യാൻ പറ്റൂ എന്നാണ്. എന്തുകൊണ്ട്? കാരണം അവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ ആചാര്യസ്വാമിയോട് പറയുന്നത് വൈദിക കർമ്മങ്ങളാണ്. അവിടെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ആവശ്യം വരുന്നത്. അതുകൊണ്ട് സന്യാസം എന്ന് പറയുമ്പോൾ ഈ പരിഗ്രഹം അതിനെ തെളിയിക്കുന്നു, സ്ത്രീയെ ഉപേക്ഷിക്കുന്നു. സ്ത്രീയാണെങ്കിൽ പുരുഷനെ ഉപയോഗിക്കുന്നു. പക്ഷേ സ്ത്രീ സന്യസിക്കുന്നതിനെ കുറിച്ച് സംഗ്രഹം ചിന്തിച്ചിട്ടില്ല. പുരുഷൻ സന്യസിക്കുന്ന കാര്യം മാത്രമേ സംഗ്രഹകർക്ക് വിഷയമായിട്ടുള്ളൂ. അതുകൊണ്ട് ആണ് ഇപ്പോഴും പറയുന്നത് സ്ത്രീയെ ഉപേക്ഷിക്കുന്നു എന്നല്ല, സ്ത്രീ പുരുഷൻ ഉപേക്ഷിക്കുന്ന സ്ത്രീ പുരുഷനെ ഉപേക്ഷിക്കുന്ന കാര്യം സംഗ്രഹമായിട്ട് സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് വന്നിട്ടില്ല. കാരണം അവിടെ പുരുഷന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ സ്ത്രീ സഹായം കൂടാതെ എങ്ങനെ കർമാനുഷ്ഠിക്കാൻ പറ്റും? സ്ത്രീ സഹായത്തോടു കൂടിയേ പറ്റും. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയായിരുന്നു കർമാനുഷ്ഠിക്കുക, സന്യാസിക്ക് കർമ്മം പാടില്ല. ഇങ്ങനെ ഒരു കർശനമായ നിലപാടെടുക്കാൻ എന്താണ് കാരണം? കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക കർമ്മമേ ഉള്ളൂ ശങ്കരാചാര്യന്റെ മനസ്സിൽ. എന്തുകൊണ്ട് അങ്ങനെ ഒരു മനസ്സ് വന്നു? ആ കാലത്ത് ജീവിച്ചതുകൊണ്ട്. ആ കാലഘട്ടത്തിൽ കർമ്മം അതായിരുന്നു. അന്ന് ഇന്നത്തെ കർമ്മരംഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കും, അന്നും മറ്റു തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടായിരുന്നല്ലോ? മറ്റു തരത്തിലുള്ള കർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നു, പക്ഷേ ആ കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെന്നു അന്ന് ഈ ചർച്ചയ്ക്ക് വിഷയമല്ല. അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് ഈ കർമ്മം അനുഷ്ഠിക്കുന്നതിന് അധികാരികളായിട്ടുള്ള ഒരു വലിയൊരു ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ്. വേദ അധ്യയനം ചെയ്യുന്നതിന് അധികാരമുള്ളവർ വേദ അധ്യയനം ചെയ്തിട്ട് പിന്നീട് കർമ്മത്തിലേക്ക് പ്രവേശിക്കുക, കർമ്മം ചെയ്യുക, വൈദിക ധർമ്മം അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ വർണ്ണ ആശ്രമ വ്യവസ്ഥയിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ ഇത്തരം ഈ വൈദിക പശ്ചാത്തലത്തിലുള്ള കർമ്മത്തിനും മറ്റും അധികാരവും അവകാശവും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കർമ്മം എന്ന് പറയുന്ന ഇന്നത്തെ പോലെ തന്നെ അന്നും ഒരു വലിയ കർമ്മരംഗം ഉണ്ടായിരുന്നില്ല. ലൗകിക കർമ്മത്തിൻ്റെതായ രംഗങ്ങൾ, ആ രംഗങ്ങളൊന്നും ആചാര്യസ്വാമികളുടെ ചർച്ചയ്ക്ക് വിഷയമല്ല. എന്തുകൊണ്ടാണെന്നും വേദവുമായിട്ട് ബന്ധപ്പെട്ടേന്ന് ഇന്നത്തെ കർമ്മരംഗം പോലെ. ഇന്നത്തെ കർമ്മരംഗം എന്ന് പറയുന്നത് ലേശവും വേദവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. നമ്മുടെ ക്ഷേത്ര ആരാധനകൾ പോലും വേദവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. വേദത്തിൽ വിധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള കർമ്മങ്ങൾ പോലും. അപ്പോൾ പിന്നെ ആചാര്യസ്വാമികൾ പറയുന്ന ആ കർമ്മരംഗം അത് നമുക്കൊന്ന് സങ്കല്പിക്കാനേ പറ്റും, നമ്മുടെ മുമ്പിലില്ല. ആ കർമ്മരംഗത്തിൽ ഉള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്, ഈ കർമ്മമെന്നും ഈ സന്യാസമെന്നും പറയുന്നത്. അല്ല, ഇന്നത്തെ മനുഷ്യന്റെ കർമ്മരംഗം അത് കണ്ടുകൊണ്ടല്ല പറയുന്നത്. അങ്ങനെ വരുന്ന ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ദീർഘവീക്ഷണം നിർഭാഗ്യവശാൽ ആചാര്യസ്വാമിക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ട് ഈ കർമ്മരംഗത്ത്, ഇന്നത്തെ മനുഷ്യന്റെ കർമ്മരംഗത്തിന് വേണ്ട കർമ്മങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കർമ്മയോഗത്തെക്കുറിച്ചോ ഒന്നും ആചാര്യസ്വാമികൾ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഭഗവാൻ ചിന്തിച്ചിട്ടുണ്ട്. ഗീതയിൽ അത് പരാമർശിക്കുന്നുണ്ട്. ഗീതയിൽ രണ്ടും പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവിടെ പറയുന്നു സർവകർമാൻ. സർവകർമ്മം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കർമ്മങ്ങളെയും അവിടെ പരാമർശിക്കുകയാണ്. പശ്യൻ, ശുണ്ണൻ, സ്പൃശൻ, ജിഖ്രൻ, അശ്വൻ, സ്വപൻ, ശ്വസൻ, പലവൻ, വിസർജൻ, ഉന്മിഷൻ, നിന്മിഷൻ എന്നിങ്ങനെ അവന്റെ ജീവന വ്യാപാരങ്ങളെ പോലും കർമ്മമായിട്ട് എടുത്തുകൊണ്ടാണ് അവിടെ കർമ്മത്തെക്കുറിച്ച് ഗീതി ചർച്ച ചെയ്യുന്നത്. പക്ഷേ ആ ഗീതയെ തന്നെ ആചാര്യസ്വാമികൾ ഉൾക്കൊണ്ടതും വ്യാഖ്യാനിച്ചതും തികച്ചും ഒരു വൈദികമായ പശ്ചാത്തലത്തിലാണ്. ആ വൈദികമായ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഒരു വലിയ മനുഷ്യ സമൂഹത്തിന് ചെറിയൊരു ന്യൂന പക്ഷ ചെറിയൊരു വിഭാഗത്തിന് മാത്രം, അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഒരു പുരോഹിത വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പശ്ചാത്തലത്തെ കണ്ടുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഇതിനെ എല്ലാം വ്യാഖ്യാനിച്ചത്. അപ്പൊ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന്റെ കർമ്മരംഗം എന്താണെന്നും അവരുടെ കർമ്മം എന്താണെന്നും അതൊന്നും ആചാര്യസ്വാമികൾ അവരെല്ലാം ഈ തന്റെ ഈ സിദ്ധാന്തത്തിൽ നിന്ന് ദൃഷ്ടരാക്കിയിരിക്കുകയാണ്. വേദത്തിന് അനധികാരികളും വേദ വിഹിതമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനും അധികാരമില്ലാത്തവരുമായിട്ടുള്ള ഭൂരിപക്ഷത്തെക്കുറിച്ച് ആചാര്യസ്വാമിക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് മറ്റ് കർമ്മരംഗങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും വാശിയോടുകൂടി ഈ കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അഗ്നിയെക്കുറിച്ചും പത്നി സമേതനായ കർമ്മത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും ഹോമത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നു. മറ്റ് കർമ്മങ്ങൾ അവിടെ ഇല്ല. അതിൽ അവ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്നവരൊന്നും ഈ വിഭാഗത്തിൽ പെടുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പൊ ശൂദ്രനുണ്ടെന്ന്, ശൂദ്രന്റെ കർമ്മങ്ങളുണ്ട്, പക്ഷെ ശൂദ്രന്റെ കർമ്മം ഇവിടെ ചർച്ചയ്ക്ക് വിഷയമായി വരുന്നില്ല. എന്തുകൊണ്ട്? അത് വൈദികമല്ല. ശൂദ്രന് വേദം പഠിക്കാൻ അവകാശമില്ല. അവന്റെ ശൂദ്രന് വൈദിക കർമ്മം ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അവന്റെ ശൂദ്രന്റെ കർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്തിക്കുന്നില്ല. ശൂദ്രന് കർമ്മയോഗമില്ല. ശൂദ്രന് കർമ്മസന്യാസമില്ല. സ്ത്രീക്കും അതില്ല. ഈ രണ്ടു കൂട്ടരും ഒഴികെയുള്ളവരാണ്. പക്ഷെ ഗീതയിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവരെല്ലാരെയും കാര്യം പറയുന്നുണ്ട്. ശൂദ്രാണാം ച പരന്തം എന്ന് പറഞ്ഞ് സ്ത്രീയെ കുറിച്ചും പറയുന്നുണ്ട്. സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്ര ദേവിയാന്തി പരാങ്കരി അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത്ര കാര്യമെല്ലാം ഈ കർമ്മത്തെക്കുറിച്ചോ കർമ്മയോഗത്തെക്കുറിച്ചോ പറയുമ്പോൾ അത്രകാരെ ഒഴിവാക്കിയിട്ടാണ് ഈ ശങ്കരാചാര്യന്റെ മനസ്സ് എപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് വരുന്നത്. എന്തുകൊണ്ടങ്ങനെ വന്നെന്ന് വെച്ചാൽ ആ വൈദികമായ പശ്ചാത്തലത്തിൽ ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്തത് ആചാര്യസ്വാമികൾ അങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു നിലപാട് നിന്നുകൊണ്ട് ആ വൈദിക നിയമങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അല്ല, അദ്വൈതം എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ എല്ലാ സമത്വമാണ്. മനുഷ്യൻ എല്ലാ സമത്വമാകുന്നതാണ് അദ്വൈതം. അങ്ങനെ അല്ല ഇവിടെ പറയുന്നു. അദ്വൈതത്തിലെ സമത്വം എന്ന് പറയുന്നത് എന്താണ്? പണ്ഡിത സമദർശന. സമം എന്ന് വെച്ചാൽ ബ്രഹ്മം. സമം ബ്രഹ്മം. തസ്മാത് ബ്രഹ്മണി തേസ്ഥിത. അതാണ് ആചാര്യസ്വാമിയുടെ നിലപാട്. അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നു? ഈ പറയുന്ന പൂർവശത്തെ എല്ലാം നിഷേധിക്കുന്നു. ഒന്നും സാധ്യമല്ല. ഗൃഹസ്ഥന് ഒരിക്കലും ധ്യാനയോഗം സാധ്യമല്ല. ശങ്കരാചാര്യർ പറയുന്നത് ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടനുസരിച്ച് ശരിയാണ്. വൈദികമായ ധർമ്മവും ആ പശ്ചാത്തലം അനുസരിച്ച് ശരിയാണ്. ഒരിക്കലും ശങ്കരാചാര്യർ പറയുന്ന ഗൃഹസ്ഥന് ധ്യാനയോഗം സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ശങ്കരാചാര്യർ പറയുന്ന ഗൃഹസ്ഥൻ എന്ന് പറയുന്നത് അഗ്നി ആദാനം ചെയ്തവനാണ്, സ്ത്രീ സമേതനായി കർമ്മം ചെയ്യേണ്ടവനാണ്, അവന് പരിഗ്രഹമുള്ളവനാണ്, അവന് ധ്യാനിക്ക സമയം കിട്ടത്തില്ല. യാവജീവം അഗ്നിഹോത്ര ജുഹുയാ. അവൻ ഉറന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതുവരെ അഗ്നിഹോത്രം ചെയ്യണം. അപ്പോൾ വീട്ടു ചെലവുകളൊക്കെ എങ്ങനെ നടക്കുന്നൊരു സംശയം വരും. അത് ബഗ്ഗിങ്, അതുകൊണ്ടാണ് ഓണറബിൾ ബഗ്ഗിങ്. മാന്യമായ തണ്ടലിലൂടെ ജീവിതം നടത്തിക്കോണം. അപ്പോൾ അങ്ങനെയായിരുന്നു. അതാണ് ശങ്കരാചാര്യരുടെ അന്നത്തെ ഗൃഹസ്ഥ ധർമ്മം. പക്ഷെ അതിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അതിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നു, അതുകൊണ്ട് ഇവിടെ പറയുന്നു, അനാശ്രിതത്വേന കർമ്മണ യോഗ സന്യാസിത്വം യോഗിത്വം ച വ്യക്തം പ്രതിഷിദ്ധം ച നിരഗ്നേ അക്രിയസ്യ ച സന്യാസിത്വം യോഗിത്വം വിധിച്ചു. അനാശ്രിതം ഇനി ശ്ലോകത്തിലേക്ക് വരികയാണ്. ശങ്കരാചാര്യർ പറഞ്ഞു വന്ന ഭാഗങ്ങളെ തന്റെ സിദ്ധാന്തത്തിൽ ഉറപ്പിച്ചു നടത്തി. ഈ കർമ്മങ്ങൾ, വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന് ധ്യാനയോഗം പറ്റത്തില്ല. ശരി തന്നെയാണ്. എന്തായാലും അങ്ങനെ അഗ്നി ആധാനം ചെയ്ത് കർമ്മം ചെയ്യാൻ പോകുന്നവനൊരിക്കലും ധ്യാനിക്കാൻ സമയം കിട്ടത്തില്ല. അവനത് ചെയ്തു തന്നെ തീരണം. വേറെ അതിനെവിടെ സമയം കിട്ടുന്നത്? അവന് ബ്രഹ്മചര്യ വ്രതത്തിനൊന്നും സ്ഥിതി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യന്റെ കർമ്മരംഗങ്ങൾ മാറിയപ്പോൾ ഇന്ന് എന്താണ്, അവന് കർമ്മം ചെയ്യുന്നതിന് പുരുഷന് സ്ത്രീ കൂടെ വേണമെന്നോ സ്ത്രീക്ക് പുരുഷൻ കൂടെ വേണമെന്നോ അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല. അതുമല്ല, മനുഷ്യൻ എന്താണ്, മനുഷ്യനെ ഒരു സമൂഹമായി കണ്ടിട്ട് ആ ഒരു സമൂഹത്തിന് മനുഷ്യനെല്ലാം തുല്യമായി കണ്ട് മനുഷ്യ എല്ലാ മനുഷ്യർക്കും തുല്യമായ അവസരങ്ങൾ, എല്ലാ മനുഷ്യനും സമത്വം, അങ്ങനെയുള്ള ഒരു ഭാവനയൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ഭാവനയിൽ നിന്നുകൊണ്ടല്ല ഇവിടെ കർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമ്മൾ കർമ്മത്തെ കുറിച്ചോ കർമ്മയോഗത്തെ കുറിച്ചോ ഒക്കെ ചിന്തിക്കുമ്പോൾ ഈ 10,000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യന്റെ ചിന്താഗതിയിൽ വന്ന മനുഷ്യന്റെ പരിണാമങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ 1,000 കൊല്ലത്തിന്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ നമുക്ക് ശങ്കരാചാര്യരെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. ഇത്തരം കാര്യങ്ങൾ 1,000 വർഷത്തിന് മുമ്പ് ചിന്തിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരാൾ ചിന്തിക്കണമെന്ന് നമ്മൾ അവകാശപ്പെടുന്നു, നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ല. അതുപോലെ തിരിച്ചും 1,000 വർഷത്തിന് മുമ്പ് ചിന്തിച്ച രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് ചിന്തിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ രണ്ടുപേരും രണ്ടു തട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ കർമ്മരംഗമെല്ലാം മാറിക്കഴിഞ്ഞു. ഇന്ന് മനുഷ്യന് അത്തരം രംഗങ്ങളിലെല്ലാം നിൽക്കുന്നു. ഇന്നത്തെ കർമ്മരംഗത്തിൽ നിന്നുകൊണ്ട് ശങ്കരാചാര്യ ഒരു പക്ഷെ ഇന്നാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഭാഷ എഴുതത്തില്ലായിരുന്നു തീർച്ചയായിട്ടും. കാരണം തന്റെ ചുറ്റുപാടുകളെ പരിസ്ഥിതികളെ തിരിച്ചറിഞ്ഞു ആയിരിക്കും തീർച്ചയായിട്ടും ഒരു ഭാഷയിൽ ജീവിക്കുന്നത്. കാലത്തിന് അനുകൂലമല്ലാത്ത ഒരു ഭാഷയിൽ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അന്നത്തെ കാലത്ത് അനുകൂലമായ ആ പരിസ്ഥിതികൾക്ക് അനുകൂലമായ രീതിയിൽ അത് ഗ്രഹിച്ചു കൊണ്ടു. അപ്പോ ചിലരുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇത്രയും ബുദ്ധിമുട്ട് ഈ ഭാഷയിൽ ചർച്ച ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇതിന്റെ ആവശ്യം എന്തോന്നു? അബദ്ധമാണല്ലോ കാണിച്ചു തുടങ്ങിയത്. ഇതിന്റെ ആവശ്യം എന്തോന്നു? അതിൽ കാര്യമുണ്ട്. കാരണം ശങ്കരാചാര്യത്തെ ചർച്ച ചെയ്യുമ്പോൾ ധർമ്മത്തെക്കുറിച്ച്, ആചാരങ്ങളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് വരുന്ന കാഴ്ചപ്പാടുകൾ അത് നമ്മൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ ബാക്കി തത്വത്തിലേക്ക് വരുമ്പോൾ അതെന്നും ആർക്ക് സ്വീകരിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഭാഷത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട ഭാഗങ്ങളും തള്ളിക്കളയേണ്ട ഭാഗങ്ങളുമുണ്ട്. എവിടെയാണോ ആ അത്തരം കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ അത് നമുക്ക് സ്വീകരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്താണ് നീരക്ഷീരന്യായം അനുസരിച്ച് നമുക്കിന്ന് ഇതിൽ നിന്ന് ആവശ്യമുള്ള സ്വീകരിക്കുക. ഇതിൽ ആവശ്യമുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിതിനെ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കാലത്തിനനുസരിച്ച രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. ഭാഷ്യത്തെ അതേപടി നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വീകരിക്കാമെന്നുണ്ടെങ്കിൽ എനിക്കതിനോട് വിരോധമില്ല, അതിനോട് എനിക്ക് യോജിപ്പാണ്. പക്ഷേ ഇന്നത്തെ കാലത്തിനനുസരിച്ച് ചിന്തിക്കുന്ന ഒരാളിന് ശങ്കരാചാര്യർ പറഞ്ഞു അതുകൊണ്ട് അത് വിഴുങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കത്തില്ല. എനിക്ക് ദഹിക്കുന്നില്ല, ദഹിക്കുന്നവർ വിഴുങ്ങിക്കൊള്ളുക. അതുകൊണ്ട് പറയുന്ന എന്താണ്, ഇനി അടുത്ത് ഈ ശ്ലോകത്തിലേക്ക് വരികയാണ്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സസന്യാസീച യോഗീച നിരഗ്നാത്രിയ. അതിലേക്ക് വരുന്നു ശങ്കരാചാര്യർ പറയുന്ന വിശദീകരിക്കുന്ന ആത്മതത്വം. അത് സൂക്ഷ്മമായി ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. ആ ഭാഗങ്ങളെ നമ്മൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി തന്നെ ശ്രവിക്കണം, സ്വീകരിക്കണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഭാഷ ചർച്ച ചെയ്യുന്നത്. അത് എല്ലാത്തിനും ഉണ്ട്. ആചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് വേദത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അത് നമ്മൾ കാലദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് സ്വീകരിക്കാമെന്നുള്ള സ്വീകരിക്കാനാണ് പറയുന്നത്. അല്ലാതെ അതേപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമായി പോകും. പല മതവിശ്വാസികളിലും വന്നിട്ടുള്ള അപകടം അതാണ്. 10,000 വർഷം മുമ്പൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പടി വ്യാഖ്യാനിച്ചിട്ട് അത് അതേപടി ഇന്നും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല അസംബന്ധങ്ങളും അതിന്റെ പേരിൽ ആചാരങ്ങളും ധർമ്മങ്ങളും എല്ലാം കാലത്തിനനുസരിച്ച് മാറുന്നതാണ്. ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ എന്ന് വെച്ചാൽ ഇന്ന് അനാചാരങ്ങളായി മാറി. അന്നൊക്കെ അന്ന് അത് സദാചാരമായിരിക്കാം, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എന്താണ് ആർഷ സംസ്കാരമാണ്, സനാതന സംസ്കാരമാണെന്ന് പറഞ്ഞ് ഇതൊന്നും വിവേചനമില്ല ഇന്ന് സ്വീകരിക്കണം എന്ന് പറയുന്നത് അബദ്ധമാണ്. പിന്നെ അതിനെല്ലാം വ്യാഖ്യാനിക്കാൻ വേണ്ടി പിന്നെ പുതിയ സയൻസ് കൊണ്ടുവരിക, പല അസംബന്ധങ്ങളും എന്താണ് സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശരിയായി തീരും അങ്ങനെ കരുതുന്നവരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് അസംബന്ധങ്ങളും അനാവശ്യങ്ങളും ദുരാചാരങ്ങളും എല്ലാം നമ്മുടെ അതൊക്കെ ഈ മനുഷ്യന്റെ ഓരോരോ പല പരിണാമത്തിന്റെ ഓരോ കാലഘട്ടത്തിൽ വരുന്നത് പിൽക്കാലത്ത് ഒരുപാട് ദുരാചാരങ്ങളായി വരും. അപ്പോൾ ആ ദുരാചാരങ്ങളെല്ലാം എന്നും അതുപോലെ തന്നെ സ്വീകരിച്ചോണം എന്ന് പറയുന്നതല്ല സനാതന സംസ്കാരം അല്ലെങ്കിൽ ആർഷ സംസ്കാരം എന്ന് പറയും. അവിടെ പറയുന്നത് അങ്ങനെയല്ല, മുനീനാം ഉത്തരോത്തരം പ്രമാണം എന്നാണ്. അതാത് കാലഘട്ടത്തിൽ മാറ്റേണ്ടതിനെ മാറ്റണം, എന്നിട്ട് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണം. അപ്പോൾ ദേശകാലാനുരോധേന, ദേശകാല അനുരോധമായിട്ടുള്ളതാണ്. ധർമ്മത്തെ കുറിച്ച് എവിടെയൊക്കെ ചർച്ച ചെയ്യുന്നു അവിടെയെല്ലാം പറയുന്നുണ്ട്. സ്മൃതിയിലെല്ലാം പറയും, സ്മൃതിധർമ്മോ വിധീയതേ. സ്മൃതിധർമ്മങ്ങളെല്ലാം സ്മാർത്ഥ ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ നിത്യജീവിതത്തിൽ വരുന്ന ധർമ്മങ്ങളെല്ലാം ദേശകാല അനുസൃതമായി വ്യാഖ്യാനിച്ചോളണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അല്ല, പണ്ട് പറഞ്ഞിട്ടുണ്ട്, പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട്, 1000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇന്നും അതുപോലെ തന്നെ ചെയ്യണം, എന്നാലേ സനാതനമാകൂ ധർമ്മമാകൂ എന്ന് പറയുന്നതെല്ലാം അസംബന്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും ഒരു സമബുദ്ധിയുള്ള ഒരാൾക്ക് ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ കാലത്ത് അത് സ്വീകരിക്കാനും പറ്റത്തില്ല, ഇന്നത്തെ കാലത്ത് നിന്നും യോജിക്കുന്ന കാര്യങ്ങളുമല്ല. അത് പ്രധാനമായിട്ട് സ്ത്രീ പുരുഷ വിവേചനം അത് ഒരുപാടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും നമുക്കിന്ന് സ്വീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഇനി ശ്ലോകത്തിലേക്ക് വരികയാണ്. അനാശ്രിതയുത്തിനേന കർമ്മണൈവ സന്യാസിത്വം യോഗിത്വം ചെയ്യുക്തം പ്രതിഷിദ്ധം ച നിരഗ്നിരക്രിയസിച്ച സന്യാസിത്വം യോഗിത്വം ചെയ്തിച്ചേ. അനാശ്രിത കർമ്മഫലം എന്നുള്ളതുകൊണ്ട് കർമ്മിക്ക് തന്നെ സന്യാസിത്വം യോഗിത്വത്തോടെ ഭഗവാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ തുടക്കത്തിൽ ആ ശ്ലോകം വ്യാഖ്യാനിച്ചത്. പ്രതിഷിദ്ധം ച നിരഗ്നേർ അക്രിയസിച്ച സന്യാസിത്വ യോഗിത്വം ച. നിരഗ്നി അക്രിയൻ, അവൻ സന്യാസിയല്ല യോഗിയല്ല എന്നും പറഞ്ഞു. അർജുനന്റെ ആ നിലപാടിനോട് യോജിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ അത് ഉപദേശിക്കുന്നത്. അർജുനൻ നിരഗ്നിയാകാൻ ആഗ്രഹിക്കുകയാണ്, യുദ്ധത്തിൽ അഗ്നിയുടെ ആവശ്യമില്ലെങ്കിലും ഒരു കർമ്മം എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഒരു നിരഗ്നിയുടെ അവസ്ഥയിലേക്കാണ് അർജുനൻ പോകാൻ ആഗ്രഹിക്കുന്നതെന്നാണ് കർമ്മത്തെ ഉപേക്ഷിക്കുക. അപ്പോൾ ഭഗവാൻ അതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അർജുനന്റെ കർമ്മരംഗത്തെ ഉദാഹരണമായിട്ട് എടുത്തിട്ടില്ലെങ്കിലും അന്നും പ്രചാരത്തിലിടുന്ന നിരഗ്നിത്വം, കർമ്മത്തെ തേജിച്ചുള്ള ആ സന്യാസം, അതിനെ എടുത്തുകൊണ്ട് പറയുകയാണ് ഭഗവാൻ പറഞ്ഞതാണ് പ്രതിഷിദ്ധം. ഭഗവാൻ നിഷേധിച്ചെന്താണ്? നിരഗ്നി അക്രിയൻ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, യജ്ഞദാനാദികൾ ചെയ്യാതിരിക്കുന്നു. അവന് സന്യാസിത്വവും യോഗിത്വത്തെയും അവന് നിഷേധിച്ചു, സന്യാസിയല്ല യോഗിയല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ടോ? പറയുന്നില്ല. അത് ശങ്കരാചാര്യത്തിൽ ഭഗവാൻ പറഞ്ഞതിന് അർത്ഥത്തെ സ്വീകരിക്കുന്നില്ല. കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്നവൻ അവന് സന്യാസിയാകാം യോഗിയാകാം എന്നുള്ളതിനെ ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നതിനെ പറയുന്നു. എന്നാൽ അത് ശരിയല്ല. ധ്യാനയോഗം പ്രതി ബഹിരംഗസ്യ സദകർമ്മണ. ധ്യാനയോഗത്തിന് ബഹിരംഗമായി നിൽക്കുന്നു കർമ്മം എന്നുവെച്ചാൽ അതിന്റെ അടുത്തൊന്നും എത്തുന്നതല്ല കർമ്മം, അത് ഗൃഹസ്ഥന്റെ തലത്തിൽ ഇരിക്കുന്നു. ധ്യാനയോഗം സന്യാസിക്കാണ്, അതിന് ഫലാകാംക്ഷ സന്യാസസ്തുതി വരുത്തുക. അതുകൊണ്ട് ആ കർമ്മത്തിൽ ഫലാഗ്രഹം വയ്ക്കരുത്. അങ്ങനെ ഫലാഗ്രഹം വയ്ക്കാതിരിക്കുന്നത് ഒരു സന്യാസമാണ്. അങ്ങനെയുള്ള ഒരു സന്യാസത്തെ ഇവിടെ സ്തുതിച്ച് പറയുകയാണ്, അല്ലാതെ അത് ശരിയായ സന്യാസത്തെ കുറിച്ച് അവിടെ പറയുന്നില്ല. ശരിയായ സന്യാസത്തിൽ സ്ത്രീയില്ല, അവിടെ കർമ്മവുമില്ല എന്നുള്ള തന്റെ സ്വന്തം നിലപാടിലേക്ക് ഇവിടെ പറയുകയാണ്. ഇന്നത്തെ വ്യാഖ്യാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന എന്താണ്, അവിടെ പുരുഷന് സ്ത്രീയുണ്ടോ സ്ത്രീക്ക് പുരുഷനുണ്ടോ എന്നുള്ളതൊന്നും അല്ല അവിടുത്തെ വിഷയം മുഖ്യമായി. മറിച്ചെന്താണ്, കർമ്മം ചെയ്യുന്നവന്റെ മനോഭാവം എന്തെന്നുള്ളതാണ് വിഷയം എന്നാണ്. ചിലർക്ക് ചില പുരുഷന്മാർക്ക് സ്ത്രീയെ വേണ്ട, ചില സ്ത്രീകൾക്ക് പുരുഷനെ വേണ്ട, അത് അവരവരുടെ സംസ്കാരമാണ്. ആ സംസ്കാരം കൊണ്ടാണ് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. അതിന് കാരണം അവന്റെ സംസ്കാരം. കർമ്മത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ സ്ത്രീക്ക് പുരുഷൻ വേണമോ പുരുഷന് സ്ത്രീ വേണോ എന്നുള്ള കാര്യമല്ല മുഖ്യം. അവിടെ എന്താണ്? കർമ്മത്തോടുള്ള മനോഭാവമാണ്. അപ്പോൾ കർമ്മത്തിൽ അകർമ്മത്തെ ദർശിക്കുന്നവൻ അവൻ ഗൃഹസ്ഥനാണോ അല്ലെങ്കിൽ സന്യാസിയാണോ എന്നുള്ളതല്ല വിഷയം. കർമ്മത്തിൽ അകർമ്മത്തെ ദർശിക്കുന്നുവെങ്കിൽ അവൻ കർമ്മത്തെ തയ്ച്ചിരിക്കുന്നു. അതാണ് ഭഗവാന്റെ താല്പര്യമെന്നാണ് പുതിയ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അല്ലാതെ അവന്റെ ആശ്രമത്തെ നോക്കിയിട്ടില്ല. അവൻ സന്യാസിയാണോ അല്ലെങ്കിൽ അവൻ ഗൃഹസ്ഥനാണോ എന്ന് തീരുമാനിക്കുന്നു. ഒരുത്തൻ എന്താണ്, ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി, അവൻ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നില്ല. നിയമമനുസരിച്ച് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നില്ല. അവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അവൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അവന്റെ മനസ്സിനും ആ കർമ്മങ്ങളോട്, ആ കർമ്മങ്ങൾ ബന്ധനകരമായ രീതിയിലാണ് അവൻ ചെയ്യുന്നതെങ്കിൽ, അവിടെ അവന് നിസ്സംഗഭാവമില്ലെങ്കിൽ അവൻ ഏകാഗിയായി ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവൻ സന്യാസിയാകുന്നില്ല. അവൻ ഗൃഹസ്ഥൻ തന്നെയാണ്. ഇനി ഒരു ഗൃഹസ്ഥൻ ഭാര്യാസമേതനായിരുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, അവന്റെ മനസ്സ് അകർമ്മദർശനമാണെങ്കിൽ അവൻ സന്യാസിയാണ്. ഇതാണ് ആധുനികമായ കാഴ്ചപ്പാട്. ഇത്തരം ഒരു കാഴ്ചപ്പാടിന് ആചാര്യസ്വാമികൾ അതിനോട് യോജിക്കുന്നില്ല. ആചാര്യസ്വാമികൾ പറയുന്ന ആശ്രമം വേറെ വേറെ തന്നെയാണ്. ആശ്രമം ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും സന്യാസിയാകത്തില്ല. സന്യാസാശ്രമത്തിൽ ഇരിക്കുന്നവൻ ഗൃഹസ്ഥനുമാണ്. അപ്പോൾ സന്യാസിക്ക് പരിഗ്രഹം പാടില്ല എന്നുള്ളതാണ്. സന്യാസി എന്ന് പറയുമ്പോൾ ആചാര്യസ്വാമിയുടെ സന്യാസിക്ക് യാതൊരു പരിഗ്രഹവും പാടില്ലാത്തവനായിരിക്കണം എന്നാണ് ആദർശ സന്യാസി. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശങ്കരാചാര്യന്മാരാരും സന്യാസിമാരല്ലാതെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല. കാരണം അവിടെയും ഒരുപാട് സ്വത്തും പണവും മഠങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ പിന്നെ എന്ത് പറയേണ്ടി വരും? സന്യാസിയാകണമെങ്കിൽ എന്ത് വരും? മനസ്സുകൊണ്ട് ഇതൊക്കെ തേച്ചിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് ഗൃഹസ്ഥനും പറയാം, ഞാനും സന്യാസിയാണെന്ന്. എന്തുകൊണ്ട്? ഞാനും മനസ്സുകൊണ്ട് തേച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ വ്യത്യാസം വരത്തില്ല. അപ്പോൾ പ്രായോഗികമായ തരത്തിൽ കാലത്തിനനുസരിച്ച് ഇവിടെ ആചാര്യസ്വാമിയുടെ ഈ കടുംപിടുത്തം അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരധികാരിക്ക് വേണ്ടി അങ്ങനെ ആകും. എന്താണോ ഒരാൾ ബാഹ്യമായും എല്ലാം തിരിച്ചു, എല്ലാം ഉപേക്ഷിച്ചും അയാൾ ശരീരം നിലനിർത്താൻ വേണ്ടിയുള്ള മാത്രം പ്രവൃത്തികൾ, ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്മൃതികൾ, അങ്ങേറ്റം പറയുന്ന എന്താണ്? അയാചിതം അലിപ്സയാ നിയതി ദത്തമന്നോണം. അവിടെ യാചിക്കാൻ പോലും പാടില്ല. നിയതി ദത്തമായ സ്വപ്രാരബ്ധം എത്തിക്കുന്ന ഒരാളോട് ചോദിക്കാൻ പാടില്ല. അതാണ് എന്റെ പരമമായ അവസ്ഥ. സ്വപ്രാരബ്ധം എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് ശരീരം നിലനിർത്തി ആത്മനിഷ്ഠനായിരിക്കുന്നു. അങ്ങനെ ഒരു സന്യാസിയെ കുറിച്ചാണ് ആചാര്യസ്വാമികൾ പറയുന്നതെങ്കിൽ ശരി, അത് തന്നെയാണ് പരമമായ സന്യാസം. പരമമായ സന്യാസം അത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു സന്യാസത്തിൽ ഇരിക്കുന്ന ഒരാളിന് ഭാഷ എഴുതാൻ പറ്റുമോ? മഠങ്ങൾ സ്ഥാപിക്കാൻ പറ്റുമോ? എന്നൊക്കെ ഒരു ചോദ്യം വരുമ്പോൾ പിന്നെ അവിടെ ചിന്തിക്കേണ്ടി വരും. പിന്നെ അതാരെ കുറിച്ച് പറഞ്ഞു? തന്നെ കുറിച്ച് പറഞ്ഞു, മറ്റാരെങ്കിലും കുറിച്ച് പറഞ്ഞു എന്നൊക്കെ ചിന്തിക്കേണ്ടി വരും. അത് വേറെ കാര്യം. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്തുതിപരമായിട്ടാണ് എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ഭഗവാന്റെ നിലപാട് എന്താണോ, ഇത് രണ്ടും തമ്മിൽ ആശയക്കുഴപ്പം വരുന്നു. ആചാര്യസ്വാമികൾ പറയുന്നത് ഗൃഹസ്ഥധർമ്മം, വൈദികമായ കർമ്മങ്ങൾ അനുസരിച്ച് ഗൃഹസ്ഥധർമ്മത്തിൽ ഇരിക്കുന്നവന് ധ്യാനയോഗമില്ല. ധ്യാനയോഗം വേണമെങ്കിൽ അവൻ ഗാർഹസ്ഥത്തെ ഉപേക്ഷിച്ച് ചതുർത്ഥാശ്രമമായ സന്യാസത്തിലേക്ക് വരണം എന്നാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരുവൻ ഭാര്യാസമേതനായി ജീവിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ ജീവിക്കുന്നോ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഒരുവൻ എന്താണ്, ശ്ലോകത്തിനെ തന്നെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. അനാശ്രിത കർമ്മഫലം, കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർത്തവ്യമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ യോഗിയുമാണ്, അവൻ സന്യാസിയുമാണ്. അവന് യോഗവുമാകാം, അവന് സന്യാസമുണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി സിദ്ധാന്തത്തിലേക്ക് വരുന്നു. ഭാഷകാരൻ വീണ്ടും പറയുന്നു, ന കേവലം നിരഗ്നി അക്രിയേവ സന്യാസി യോഗി കിം തർഹി കർമ്മേവി കർമ്മഫലാസംഗ സന്യസ്യ കർമ്മയോഗം അനുതിഷ്ഠൻ സത്വശുദ്ധ്യർത്ഥം സ സന്യാസി ച യോഗി ച ഭവതി ഇതി സ്തുയതെ. പറയുന്നതൊരു സ്തുതിയാണ്, മുഖ്യ അർത്ഥത്തിൽ എടുക്കരുത്. ന കേവലം നിരഗ്നി അക്രിയേവ സന്യാസി യോഗി ച, നിരഗ്നിയും കർമ്മം ചെയ്യാതിരിക്കുന്നവനുമായിട്ടുള്ള അവനെ സന്യാസിയെന്നും യോഗിയെന്നും പറയാൻ പറ്റത്തില്ല. മറിച്ചോ പിന്തറി കർമ്മ്യവി, അവൻ കർമ്മം ചെയ്യുന്നവനാണ്. കർമ്മഫലാസംഗം സന്യസ്യ, കർമ്മഫലത്തിലുള്ള ആസക്തിയെ ത്യജിച്ച് കർമ്മയോഗം അനുതിഷ്ഠൻ കർമ്മം ചെയ്യുന്നവൻ സത്വശുദ്ധിയർത്ഥം എന്തിനു വേണ്ടി, ചിത്തശുദ്ധിക്ക് വേണ്ടി. സന്യാസി ച യോഗി ച ഭൂതി, അവൻ സന്യാസിയാണ് യോഗിയാണ് എന്ന് ഭഗവാൻ പറയുന്നു എന്നല്ല, സ്തുയതയെ അതിനെ സ്തുതിക്കുന്നു, അർത്ഥവാദപരമായി പറയുകയാണ്. അവനെങ്ങനെ സ്തുതിക്കുകയാണ് എന്നാണ്. ഏകേന വാക്യേന കർമ്മഫലാസംഗ സന്യാസ സ്തുതി ചതുർത്ഥാശ്രമ പ്രതിഷേധിച്ചു. ഇവിടെ ശങ്കരാചാര്യ ഇവിടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അത്? സിദ്ധാന്തമാണ്. എന്താണ്? ഭഗവാൻ ഒരിക്കലും ചതുർത്ഥാശ്രമത്തെ നിഷേധിക്കുന്നില്ല. സന്യാസം എന്ന് പറയുന്ന ഒരു ആശ്രമത്തെ ഭഗവാൻ നിഷേധിക്കുന്നില്ല. അത് ശരിയാണ്. ഏകേന വാക്യേന കർമ്മഫലാസംഗ സന്യാസസ്തുതി, ഒരു വാക്യം കൊണ്ട് തന്നെ കർമ്മഫലത്തിൽ അനാസക്തമാകുന്ന സന്യാസം, ഗൃഹസ്ഥന്റെ സന്യാസം, അതിനെ സ്തുതിക്കുന്നു. അതേസമയം ചതുർത്ഥാശ്രമ പ്രതിഷേധം, ചതുർത്ഥാശ്രമത്തെ പ്രതിഷേധിക്കുന്നു എന്നും വരുന്നില്ല. അത് സിദ്ധാന്തമാണ്. ഭഗവാൻ സന്യാസത്തെ അംഗീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഭഗവാൻ പറയുന്നു, ഏകാകി യഥചിത്ത നിരാശി അപരിഗ്രഹ എന്ന് പറയുന്നു, സർവധർമാൻ പരിത്യജ്യ നൈവ കൃപന്നക്കാരെ. ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിലും ചതുർത്ഥാശ്രമമായ സന്യാസത്തെ ഭഗവാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ചോദ്യം വരുന്ന അതല്ല, ഗൃഹസ്ഥനിൽ ഈ പറയുന്ന സന്യാസഭാവം വരാമോ, സന്യാസിക്ക് കർമ്മം അനുഷ്ഠിക്കാമോ? അതാണ് സന്യാസത്തെയും ഗാർഹസ്ഥ്യത്തിന്റെയും മധുരപരം എന്താണ്, അതാണ് അവിടെയാണ് തർക്കം. ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത്, അവിടെ ആചാര്യസ്വാമികളും ഗീതാകാരനും തമ്മിൽ വരുന്ന ഒരു വ്യത്യാസമുണ്ട്. ഗീതാകാരന്റെ അഭിപ്രായം എന്താണോ, അവൻ ഗൃഹസ്ഥനാണോ സന്യാസിയാണോ എന്നുള്ളതാണ് വിഷയം. അവൻ ഒരാൾ എങ്ങനെ ഗൃഹസ്ഥനാകുന്നു, ഒരാൾ എങ്ങനെ സന്യാസിയാകുന്നു. ഒരുവൻ ഗൃഹസ്ഥനാകുന്നതും സന്യാസിയാകുന്നതും അതവന്റെ വാസനകൾ, അവന്റെ സംസ്കാരം അനുസരിച്ചാണ്. അപ്പോ അവനാരായാലും ശരി, കർമ്മത്തോടുള്ള അവന്റെ മനോഭാവം എന്താണ്, അതാണ് അവിടെ മുഖ്യം. അല്ല, സന്യാസാശ്രമത്തെ ഭഗവാൻ നിഷേധിക്കുന്നില്ല, കർമ്മത്യാഗത്തെ നിഷേധിക്കുന്നില്ല. എന്നുവെച്ചാൽ പ്രസിദ്ധം നിരഗ്നി അക്രിയസ്യ പരമാർത്ഥ സന്യാസിന ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസ യോഗശാസ്ത്രേഷു വീതം സന്യാസിത്വം യോഗിത്വം ച പ്രതിഷേധി ഭഗവാൻ. അത് ശരിയാണ്. പ്രസിദ്ധമായിരിക്കുന്നത് എന്താണ്? നിരഗ്നിയും അക്രിയനുമായിട്ടുള്ള പരമാർത്ഥ സന്യാസം, അതെന്ന പരമാർത്ഥ സന്യാസം വിളിക്കാം. എന്താണ്? അവിടെ അഗ്നിത്യാഗം ചെയ്ത് ലൗകികമായ എല്ലാത്തിനും ഉപേക്ഷിച്ചിരിക്കുന്ന സന്യാസം, അത് പ്രസിദ്ധമാണ്. ഇവിടെ പ്രസിദ്ധമായിരിക്കുന്നത് ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസ യോഗശാസ്ത്രങ്ങൾ എല്ലാത്തിനും അത് പ്രസിദ്ധമാണ്. അങ്ങനെ ഒരു സന്യാസം, അത് ലോകത്തൊന്നും നിലനിന്നിട്ടുള്ള സന്യാസമാണ്. അപ്പൊ അങ്ങനെ ഒരു സന്യാസത്തെ ഭഗവാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല. അത് ശരിയാണ്. വിധ യോഗിത്വഞ്ച പ്രതിഷേധി ഭഗവാൻ, അതിനെ ഭഗവാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വചന വിരോധ, അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാലോ തന്റെ വചനത്തിന് വിരോധം വരും. ഇവിടെ ചെല്ലു വ്യാഖ്യാനിക്കുന്നത് എന്താണ്? ഭഗവാൻ ഗീതയിൽ സന്യാസത്തെ നിഷേധിക്കുന്നു, സന്യാസത്തെ അംഗീകരിക്കുന്നില്ല. അത് പറയുന്നത് ശരിയല്ല. അതിനെ ഭാഷകാരൻ നിഷേധിക്കുന്നു, ഇവിടെ സന്യാസത്തെ അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെ? സർവകർമാണി മനസാ സന്യസ്യ നൈവകർവന്ന കാര്യന്നാസ്തി മൗനി സന്തുഷ്ടോ ഏനകേനജിത് അനികേത സ്ഥിരമതിർ വിഹായ കാമാനഹ സർവാൻ പുമാശ്ര നിസ്പൃഹ സർവാരംഭ പരിത്യാഗി. ഇതൊക്കെ സന്യാസത്തെക്കുറിച്ച് പറയുന്നതാണ്. ഗൃഹസ്ഥന്റെ സന്യാസത്തെക്കുറിച്ചല്ല, ബാഹ്യമായി തന്നെ സർവകർമ്മത്തെയും തിരിച്ചവനാണ് അനികേതനായിരിക്കുന്നത്. അനികേതൻ നികേതം, വീട് ഇല്ലാത്തവൻ, ഭാര്യ മക്കൾ സമ്പത്ത് ഒന്നും ഇല്ലാത്തവനാണ് അനികേതൻ. അത് സന്യാസമാണ്. അങ്ങനെ ഒരു സന്യാസത്തോടെ പറയുന്നു. വിധിക്കുകയല്ല മനുഷ്യൻ, അങ്ങനെയുള്ള സന്യാസത്തിന് വേണ്ടിയുള്ള മനുഷ്യരും ലോകത്തുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള സന്യാസം കൂടിയേ തീരും. അതിനെ ഒരാൾ ബലാലായിട്ട് സ്വീകരിക്കുന്നതല്ല, ജനിക്കുന്നതന്നെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് കൂടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അത് കർമ്മ ഗാർഹസ്ഥ്യം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെയുള്ള ഒരു സന്യാസം. അതിന് ഭഗവാൻ സന്തുഷ്ടോ ഏന കേനജി, അവന് പ്രത്യേകിച്ച് സമ്പാദ്യമൊന്നും ഉണ്ടാക്കിയിട്ട് സന്തോഷിക്കേണ്ട കാര്യമില്ല. അവൻ എതിർച്ചാലാകെ സന്തുഷ്ടനായിരിക്കുന്നു. അതാണ് ഏന കേനജിത് സന്തുഷ്ടനായിരിക്കുന്നു. വിഹായ കാമാനഹ സർവാൻ പുമാശരതി, സർവകാമങ്ങളെയും അവൻ ത്യജിച്ചിട്ട് അവൻ സഞ്ചരിക്കുന്നു. നിസ്പൃഹനായി, ആഗ്രഹങ്ങളില്ലാത്തവനായി. പിന്നെ പ്രത്യേകിച്ച് പറയുന്നതാണ് സർവ ആരംഭ പരിത്യാഗി, സർവകർമ്മങ്ങളെയും അവൻ പരിത്യജിച്ചിരിക്കുന്നു. ഇതിജ തത്ര ഭഗവതാ സ്വവചനാനി ദർശിതാനി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? പല ഭാഗങ്ങളിലും സ്വവചനത്തെ ദർശിച്ചിട്ടുണ്ട്. തേര് വിരുദ്ധിയത് ചതുർത്ഥാശ്രമ പ്രതിഷേധ. അതുകൊണ്ട് ഈ ശ്ലോകത്തെ ആരെങ്കിലും അങ്ങനെ വ്യാഖ്യാനിക്കണമെന്നാണ് ഭഗവാൻ സന്യാസം എന്ന് പറയുന്ന ഒരു ആശയത്തിന് എതിരാണ് അതിനെ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഭഗവാൻ ആ സന്യാസത്തെ പല ഭാഗങ്ങളിലും സർവാരംഭ പരിത്യാഗി തുടങ്ങിയതിലൂടെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്യാസവും വേണം, ഗർഹസ്ഥ്യവും ആവശ്യവും, ഇത് രണ്ടിനും രണ്ട് ധർമ്മങ്ങളാണ്. അക്കാര്യങ്ങളിലൊന്നുകൂടെ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഭാഷ്യകാരനും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഭാഷ്യത്തിൽ വരുന്ന ഒരു വൈരുദ്ധ്യം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് കർമ്മം? അതാരനുഷ്ഠിക്കണം? സന്യാസിയുടെ അനുഷ്ഠാനം എന്താണ്? ഇത്തരം കാര്യങ്ങളിലാണ് ആ കാലത്തിന്റെ വ്യത്യാസം കൊണ്ട് വരുന്ന വ്യത്യാസങ്ങൾ. തസ്മാ എന്തുകൊണ്ടാണ് മുനേർ യോഗമാരുക്ഷോഹോ പ്രതിപന്ന ഗർഹസ്ഥ്യ അഗ്നിഹോത്രാദി കർമ്മ ഫലനിരപേക്ഷം അനുഷ്ഠീയമാനം ധ്യാനയോഗ ആരോഹണ സാധനത്വം സത്വശുദ്ധിദ്വാരേണ പ്രതിപദ്ധ്യതേരി. അതുകൊണ്ട് ഭാഷ്യകാരൻ തന്റെ കർമ്മയോഗം എന്താണെന്ന് പറയുന്നു. എന്താണ് താൻ പറയുന്ന കർമ്മയോഗം? മുനേഹി മുനി, എങ്ങനെയുള്ളവൻ? യോഗം ആരുക്ഷോഹോ, ഇവിടെ പറയാൻ പോകുന്ന ധ്യാനയോഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവൻ. പ്രതിപന്ന ഗർഹസ്ഥ്യ, അവൻ ഗർഭസ്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞു, ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. അഗ്നിഹോത്രാദി കർമ്മ, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്? അഗ്നിഹോത്രാദികളും മറ്റുമാണ്. ഫലനിരപേക്ഷം അനുഷ്ഠീയമാണ്, അവൻ ഫലത്തെ ആഗ്രഹിക്കാതെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? ധ്യാനയോഗ ആരോഹണ സാധനത്വം, അത് ധ്യാനയോഗ ആരോഹണത്തിന് സാധനമായിത്തീരുന്നു. ഇങ്ങനെ സത്വശുദ്ധി ദ്വാരേണ, സത്വശുദ്ധിയിലൂടെ, ചിത്തശുദ്ധിയിലൂടെ. ഇതാണ് ഗാർഹസ്ഥ്യം, ഇതാണ് കർമ്മയോഗം. എന്താണ് ഗാർഹസ്ഥ്യം, എന്താണ് കർമ്മയോഗം എന്നുള്ള ഭാഷ്യകാരന്റെ ആശയം ഒരൊറ്റ വരിയിൽ അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണ് കർമ്മയോഗം? ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ഫലത്തെ അപേക്ഷിക്കാതെ അനുഷ്ഠിക്കുന്നു. എന്തിനു വേണ്ടി? ചിത്തശുദ്ധിക്ക് വേണ്ടി. അത് പറയുന്നു സത്വശുദ്ധി ദ്വാരയാണ്. അങ്ങനെ അനുഷ്ഠിക്കുന്നവൻ, അവൻ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിച്ചിട്ട് ചതുർത്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് ധ്യാനയോഗത്തിൽ, അവിടെ ധ്യാനയോഗത്തെ അനുഷ്ഠിക്കുന്ന രീതി. ഇതാണ് തന്റെ സിദ്ധാന്തമായി ആചാര്യസ്വാമികൾ പറയുന്നത്. സസന്യാസി ചോഗി ചെയ്തി സ്തുയതി. അങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥനെ സ്തുതിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സസന്യാസീജ യോഗീജ. അതായത് സന്യാസത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, സന്യാസം അത് വേറെ ഒന്നുണ്ട്. ഇങ്ങനെയുള്ള ഗൃഹസ്ഥൻ ചിത്തശുദ്ധിയിലൂടെ പ്രവേശിക്കുന്നു. അവനാണ് യോഗാരൂഢസ്യ തസ്യവ ശമ കാരണമുച്ചത് എന്ന് പറഞ്ഞതാണ് അവിടെ ഗീതയിൽ അടുത്ത് പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരുവനെ കുറിച്ചാണ് എന്നാണ് ഇവിടെ പറഞ്ഞു അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ആ ശ്ലോകത്തെ വ്യാഖ്യാനിക്കും. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സസന്യാസീ ച യോഗീ ച നരഗ്നർന ചാക്രിയഃ. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.